ഭാഷ്യം ഒന്നാം അധ്യായം രണ്ടാം പാദം മൂന്നാം അധികരണം പതിനൊന്നാം സൂത്രം. ഗുഹാം പ്രവിഷ്ടൗ ആത്മാനൗ ഹി തദ്ദർശനാത്. ഇത്ര അധികരണത്തിലെ പോലെ തന്നെ ഇതും കഠോപനിഷത്തിലാണ്. കഠവല്ലി ക്ഷേമം പഠ്യതി, കടൽവല്ലിയിൽ ഇങ്ങനെയുണ്ട്, ഹൃദം പിബന്ധു സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടു പരമേ പരാർത്ഥേ ഛായാത്തപോ ബ്രഹ്മവിദോപദന്തി പഞ്ചാഗ്നിയോ ഏച തന്നാചികേതാഹ. നചികേതസ്സിനോട് യമദേവൻ ഉപദേശിക്കുന്നതാണ് ഹൃദം പിബന്ധോ. വൃത്തം പറയുന്നു അവശ്യം ഭാവി കർമ്മഫലം. കർമ്മഫലത്തേന് ഇവിടെ ഹൃദം എന്ന് പറയുന്നത് ഹൃദത്തിന് സത്യമെന്നാണ് അർത്ഥം. കർമ്മഫലത്തെ ഹൃദം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതും സത്യമാണ്. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം അവശ്യം ഭാവിയാണ്, അവശ്യം ഭവിച്ചേ തീരും. അതുകൊണ്ട് ഹൃദം അവശ്യം ഭാവി കർമ്മഫലം. പിബന്ധോ പിബന്ധോ, ഇത് ദ്വിവചനമാണ്. പിബൻ പിബന്ധോ പിബന്ധ. ഭുഞ്ചാനോ ഭക്ഷിക്കുന്നവർ ആയി രണ്ടുപേര്. രണ്ടുപേരെ കുറിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. ആ സത്യമായ കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായി രണ്ടുണ്ട്. ഹൃദം പിബന്ധു നമ്മൾ പഠോപനിഷത്തിൽ ചർച്ച ചെയ്തതാണ്. സുഹൃതസ്യ ലോകെ, സുഹൃതം എന്ന് പറയുന്നത് കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്ന കർമ്മം, അതിന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യം, കർമ്മകാര്യം. അതെന്താണ്? ദേഹം. അപ്പോ കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായി രണ്ടുപേർ ഈ ദേഹത്തിലുണ്ട്. ആണ് സുഹൃതസ്യ ലോകെ, സുഹൃത ലോകമായിരിക്കുന്ന കർമ്മഫലമായിട്ടാണല്ലോ ഈ ശരീരം കിട്ടിയത്. ആ ശരീരത്തിലുണ്ട് ദേഹി. ഇതിൽ പറയുന്നത് പരാർത്ഥേ, പരാർത്ഥം, പരസ്യ അർത്ഥം, പരൻ പരബ്രഹ്മം പരമാത്മാവ്, പരമാത്മാവിന്റെ അർത്ഥം സ്ഥാനം, അതാണ് പരാർത്ഥം. ഹൃദയം പരമം ശ്രേഷ്ഠം, ഹൃദയം എന്നർത്ഥം. ഈ ശരീരത്തിലെ പരാർത്ഥത്തിൽ പരമാത്മാവിന്റെ സ്ഥാനത്ത്, ഈ ശരീരത്തിൽ പരമാത്മാവിന്റെ സ്ഥാനമായി കാണുന്ന ഹൃദയത്തെയാണ് ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത്. തസ്മിൻ യാഗുഹ, അതാണ് ഹൃദം പിബന്ധു സുഹൃതസ്യ ലോകെ. കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായി രണ്ടുപേരുണ്ട്. അവര് കർമ്മഫലമായി ശരീരത്തിലാണ്. അതിൽ തന്നെ ഗുഹാം പ്രവിഷ്ടു, ഗുഹയിൽ, ഹൃദയ ഗുഹയിലാണ്. പരമേ പരാർത്ഥേ ഗുഹായാം എന്നാണ്. അപ്പോ പരവുമായ ശ്രേഷ്ഠമായിരിക്കുന്ന ഹൃദയത്തിൽ ഉള്ള ഗുഹ എന്ന് വെച്ചാൽ നഭോരൂപ ബുദ്ധിരൂപ രണ്ടിനെ എടുക്കാം, രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. ഹൃദയഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ. ഹൃദയം എന്ന് പറയുന്ന ഇവിടെ പറയുന്ന ഈ മാംസമായിരിക്കുന്ന ഹൃദയം തന്നെ ആ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആകാശം എന്നെടുക്കാം, അല്ലെങ്കിൽ അന്ധകരണം എന്നും എടുക്കാം. ഹൃദയമാകുന്ന ആ ഉപാധിയിൽ ഇരിക്കുന്ന അന്ധകരണം, അതായത് ആകാശത്തെ പോലെ പാത്രമാകുന്ന ഉപാധിയിലിരിക്കുന്ന ആകാശം എന്ന് പറയുന്നുണ്ട്. ഹൃദയമാകുന്ന ആ വസ്തു, ആ പദാർത്ഥം, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആകാശം എന്നെടുക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള അന്ധകരണം എന്നെടുക്കാം. ആ രണ്ടെണ്ണത്തിനും ഹൃദയം ഉപാധിയാണ്. അതാണ് പരാർത്ഥം, പരബ്രഹ്മത്തിന്റെ സ്ഥാനം. ഹൃദയഗുഹയിലെ, ഹൃദയാകാശത്തിലെ ആകാശ ശബ്ദം എന്ന് പറയുന്നിടത്തും ചിലയിടത്ത് ആകാശം എന്ന് പറഞ്ഞാൽ അന്ധകരണം നടക്കും. ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ ഹൃദയമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന അന്ധകരണം, അല്ലെങ്കിൽ ആകാശത്തെ ആകാശം എന്ന് കൊടുക്കാം. ഹൃദയമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ആകാശം അവിടെ. പക്ഷെ ഇവിടെ മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നത് ബുദ്ധി എന്നാണ്. അത് പരമാത്മാവിന്റെ സ്ഥാനമായതുകൊണ്ട് അത് വളരെ ശ്രേഷ്ഠമാണ്. പരമാത്മാവ് സ്വയം സ്ഥിതി ചെയ്യുന്നതിന് കണ്ടെത്തിയ സ്ഥലമാണ് ഹൃദയം. അവിടെ പറയുന്നു, ഛായാതപോ, അവിടെ പ്രവിഷ്ടവും അവിടെ സ്ഥിതി ചെയ്യുന്നു രണ്ടുപേര്. രണ്ടുപേരവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ളവരാണ്? ഛായ ആതപവും, നിഴലും വെളിച്ചവും പോലെ. ഛായ നിഴൽ, ആതപം വെളിച്ചം. നിഴലും വെളിച്ചവും പോലെ, അല്ലെങ്കിൽ ഇരുളും വെളിച്ചവും പോലെ, രണ്ടുപേരും ആ ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നു. അതിനെന്താ ഉദാ ഇത് പറഞ്ഞത്? നിഴലും വെളിച്ചവും പോലെ, രണ്ടും പരസ്പര വിരുദ്ധമാണ്. മിഥോ വിരുദ്ധോ, പരസ്പര വിരുദ്ധമാവുന്ന രണ്ടുപേരും. അങ്ങനെയിരിക്കുന്ന ഈ രണ്ട് പേരെ കുറിച്ച് ബ്രഹ്മവിദ കർമ്മിനശ്ച വദന്തി, ബ്രഹ്മജ്ഞാനികൾ. അങ്ങനെയുള്ള ഹൃദയ ഗുഹയിലിരിക്കുന്ന രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്. കർമ്മിനശ്ച, കർമ്മികൾ അവരും പറയുന്നുണ്ട്. കർമ്മം അനുഷ്ഠിക്കുന്നവർ അവരും പറയുന്നുണ്ട്. കർമ്മികൾ എന്ന് പറയുമ്പോൾ കർമ്മികൾ, ഉപാസകർ, അതിനോട് ചേർന്ന് വരുന്ന ഉപാസനയൊക്കെ ചെയ്യുന്നവരും അത് പറയുന്നുണ്ട്. പിന്നെ ബ്രഹ്മവിദ്യ, ബ്രഹ്മത്തെ അറിയുന്നവർ, അതിനോട് ചേർന്ന് വരുന്ന ഉപാസന. ഉപാസന രണ്ടു തരത്തിലാണ്: കർമ്മത്തോട് ചേർന്ന് വരുന്ന ഉപാസനകളും ബ്രഹ്മവിദ്യയോട് ചേർന്ന് വരുന്ന ഉപാസനകളും, രണ്ടു തരത്തിലുണ്ട്. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന മുമ്പ് എല്ലാം ബ്രഹ്മവിദ്യയോട് ചേർന്ന് വരുന്ന ഉപാസനകളാണ്. എന്തായാലും രണ്ടു കൂട്ടരും. അതിൽ കർമ്മികൾ എന്ന് പറയുന്നത് ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. ഭക്ഷ്യകാരന്മാരെവിടെ കർമ്മി എന്ന് പറയുന്നു അവിടെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഗൃഹസ്ഥനാണ്. ബ്രഹ്മവിത്തം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം അത് സന്യാസിയാണ്. അങ്ങനെ വേർതിരിച്ചാണ് പറയുന്നു. ഛായാതപോ ബ്രഹ്മവിദോ വദന്തി. പിന്നെ കർമ്മികളാര്? പഞ്ചാഗ്നയോ യേച തൃണാചി കേതാഹ, തൃണാചികേതാഹ, ത്രിഹി നാചികേത. മൂന്ന് തരത്തിൽ നാചികേത അഗ്നിയെ അനുഷ്ഠിച്ചവർ. അതാണ് തൃണാചികേത. അത് ഭക്ഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പറയുന്ന മൂന്ന് തരത്തിലെന്നാണ്: ഒന്ന്, ആ നാചികേത അഗ്നി എന്ന് പറയുന്ന കർമ്മത്തെക്കുറിച്ച് ഉള്ള ഭാഗത്തിന്റെ അധ്യയനം ഒന്ന്; രണ്ട്, അതിൻ്റെ അർത്ഥജ്ഞാനം; മൂന്ന്, അതിൻ്റെ അനുഷ്ഠാനം. അത് ആ കർമ്മം പൂർണ്ണമാവണമെങ്കിൽ ഇത് മൂന്നും വേണം. അതല്ല, എല്ലാ കർമ്മവും പൂർണ്ണമാവണമെങ്കിൽ ഇത് വേണം: ഒന്ന്, അധ്യയനം; രണ്ടാമത് അർത്ഥം ജ്ഞാനം, മൂന്നാമത് അനുഷ്ഠാനം. അവിടെ കർമ്മം പൂർത്തിയാവും. അധ്യയനം എന്ന് പറയുന്നത് മുഖ്യമാണ്. വേദ അധ്യയനത്തെ തുടർന്നാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ആ കർമ്മത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. അങ്ങനെ പറയുന്നു ത്രി നാചികേത എന്ന് പറഞ്ഞിരിക്കുന്നു. അതാര ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു? ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ച്. അപ്പോൾ കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായി ഹൃദയഗുഹയിൽ രണ്ടുപേര് ഇരിക്കുന്നു. അവർ ഛായ ആതപങ്ങളെപ്പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. ഇക്കാര്യം ബ്രഹ്മജ്ഞാനികളും പറയുന്നുണ്ട്, കർമ്മികളായ ഗൃഹസ്ഥന്മാരും പറയുന്നുണ്ട്. പഞ്ചാഗ്നിവിദ്യ നേരത്തെ പറഞ്ഞു. എന്താണ് ദ്വിലോകം? മേഘം, പൃഥ്വി, പുരുഷൻ, സ്ത്രീ, ഈ അഞ്ചെണ്ണത്തിൽ അഗ്നിഭാവന, ഈ അഞ്ചെണ്ണത്തിന് അഗ്നിയായി ഭാവന ചെയ്യുന്ന ഒരു ഉപാസന, അതാണ് പഞ്ചാഗ്നിവിദ്യ എന്ന് പറയുന്നത്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ആ പഞ്ചാഗ്നിവിദ്യ എന്ന് പറയുന്ന അതും കർമ്മസംബന്ധിയായിട്ടുള്ള ഉപാസനയാണ്. അതും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗൃഹസ്ഥന്മാർ. ഇങ്ങനെ രണ്ട് പുരുഷന്മാരെ കുറിച്ച് ഗൃഹസ്ഥന്മാരും പറയുന്നുണ്ട്, സന്യാസിമാരും പറയുന്നുണ്ട് എന്നാണ് ഇതിന്റെ താല്പര്യം. രണ്ട് പുരുഷന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു, ഇവിടെ എന്താണ് തത്ര സംശയം? ഇവിടെ സംശയം കിമിഹ ബുദ്ധിജീവോ നിർദ്ദിഷ്ട ബുദ്ധജീവ പരമാത്മാനോ വ്രതം പിബന്ധൗ എന്ന് പറഞ്ഞു. കർമ്മഫലത്തെ അനുഭവിക്കുന്ന രണ്ട് പേർ എന്ന് പറഞ്ഞു. പിബന്ധവും നിദ്യവചനത്തിൽ പ്രയോഗിച്ചുകൊണ്ട് രണ്ട് പേർ എന്ന് കിട്ടുന്നു. രണ്ട് കൂട്ടർ, ഇതാരാണ് ഈ രണ്ട് കൂട്ടർ? ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ഇവിടെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെ പറയും, കേൾക്കുന്ന ആളത് അംഗീകരിക്കുകയും ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പല പ്രശ്നങ്ങളുമുണ്ട്. ഭാഷകാരൻ ഇവിടെ അങ്ങോട്ട് അംഗീകരിപ്പിക്കുകയാണ്, ഇവിടെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം. നേരത്തെ പറഞ്ഞല്ലോ അസ്പഷ്ടലിംഗങ്ങൾ. ശ്രുതി തത്വത്തെ പറയുന്നുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിലെല്ലാം ശ്രുതി അസ്പഷ്ടമാണ്. ചില സ്ഥലങ്ങൾ എന്നുവെച്ചാൽ അസ്പഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതിയിൽ നിന്ന് താല്പര്യത്തെ മനസ്സിലാക്കുന്നതിന് വ്യാഖ്യാനത്തെ അപേക്ഷിക്കേണ്ടി വരും. വ്യാഖ്യാനം വരുമ്പോൾ സ്പഷ്ടമായില്ലേ? ഇല്ല. എന്തുകൊണ്ട്? വ്യാഖ്യാനം പലതരത്തിലും വരാം. അത് വ്യാഖ്യാനിക്കുന്ന ആളിന്റെ മനോധർമ്മം അനുസരിച്ച് പല രൂപത്തിലും വരും. അപ്പോൾ പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇതിൽ അസ്പഷ്ടത വരുന്നത്. എന്താ ഇതിന്റെ താല്പര്യം? അപ്പോൾ ഭാഷകാരൻ എന്ത് ചെയ്യുന്നു? ഇവിടെയും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എടുത്ത് കാണിച്ചിട്ട് അതിലെവിടെയാണോ യുക്തി അനുഭവങ്ങൾക്ക് വിരോധം വരുന്നത് അതിനെ തള്ളിക്കളയുന്നു. അപ്പോൾ യുക്തി അനുഭവങ്ങളോട് യോജിക്കുന്നതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടും എന്താണ്? ഇവിടെ പരമാത്മാവിനെ ഇവിടെയും പറയുന്നു. ഭക്ഷ്യകാരന് ഒരു താല്പര്യമുള്ളൂ, ഈ ശ്രുതിയെ ശ്രവിക്കുന്നവൻ. ശ്രവിക്കുക എന്ന് വെച്ചാൽ ആദ്യം സ്വാധ്യായം ചെയ്യുന്നു, എന്നിട്ട് രണ്ടാമത് തത്വവിചാരം ചെയ്യുന്നു. അനുഷ്ഠാനം എന്ന് പറയുന്നത് കർമ്മത്തിലേ ഉള്ളൂ. ഇവിടെ അനുഷ്ഠാനമൊന്നുമില്ല. തത്വവിചാരത്തിനപ്പുറം ഒരു അനുഷ്ഠാനമില്ല. അന്ന് ശ്രുതിയെ സ്വാധ്യായത്തിൽ ശ്രവിക്കുക, പിന്നെ തത്വവിചാരം ചെയ്യുക, അതിന്റെ പരമാർത്ഥം എന്തെന്ന് വിചാരം ചെയ്യുക. ആ തത്വവിചാരത്തിലൂടെ ഒരുവന് നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകുന്നു, വേറെ അനുഷ്ഠാനമൊന്നുമില്ല. ആ അത് നിശ്ചയാത്മകമായി ഉണ്ടാവണമെങ്കിൽ അത് തന്റെ അനുഭവത്തോടും തന്റെ യുക്തിയോടും ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് സ്പഷ്ടമായിരിക്കണം, ദൃഢമായിരിക്കണം, വ്യക്തമായിരിക്കണം, സംശയവിപര്യരഹിതമായിരിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എവിടെയാണോ അസ്പഷ്ടതയുള്ളത് അവിടെയാണ് അതെല്ലാം നീക്കിയിട്ട് സ്പഷ്ടതയെ കൊണ്ടുവരേണ്ടത്. വേദം ശ്രുതി ബ്രഹ്മത്തെ തന്നെ ബോധിപ്പിക്കുന്നു, പക്ഷെ ശ്രുതി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്നുള്ള കാര്യം ശ്രുതി വാക്യങ്ങളിൽ നിന്ന് തന്നെ വെളിപ്പെടണം. അത് അസ്പഷ്ടമായി എങ്ങനെ വെളിപ്പെടും? ഇവിടെ വ്യാഖ്യാനിക്കുന്നു ഈ ശ്രുതിയും പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നു. പക്ഷേ കാരണം അതേ ഉള്ളൂ, ശ്രോതാവിൽ പരമാത്മബോധം ഉണ്ടാകുക. അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി, ആ പരമാത്മബോധ സ്പഷ്ടമായി ഉണ്ടായത് ആ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഇതിനെ സ്പഷ്ടതയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സംശയത്തെ എടുത്ത് കാണിക്കുന്നു. കിമിഹ ബുദ്ധി ജീവോ നിർദ്ദേശിച്ചുള്ള ബുദ്ധിയെയും ജീവനെയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത്? ബുദ്ധ ജീവ പരമാത്മാനോ അതോ ജീവനെയും പരമാത്മാവിനെയുമാണോ? സ്വാഭാവികമായും സ്വാധ്യാനം ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന സംശയമാണ്, അല്ലെങ്കിൽ ഒരാൾ അർത്ഥവിചാരം ആരംഭിക്കുമ്പോൾ അയാളെ മനസ്സിൽ വരുന്ന സംശയമാണ്. അത് പല പക്ഷക്കാരുണ്ട്. യദി ബുദ്ധിജീവോ ആ ബുദ്ധിയും ജീവനുമാണെന്നെടുക്കുക, അങ്ങനെ ഒരു പക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക, ശരിയാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രുതിയിൽ നിന്ന് ഒരുവൻ ഗ്രഹിക്കേണ്ടത് ബുദ്ധിയെക്കുറിച്ചും ജീവനെക്കുറിച്ചുമാണ് എന്നാണ്. ഭാഷകാരൻ പറയുന്നതല്ല, ബുദ്ധിയെക്കുറിച്ച് ഗ്രഹിക്കാം, ജീവനെക്കുറിച്ച് ഗ്രഹിക്കാം, പക്ഷേ പരമതാൽപര്യമായി ഗ്രഹിക്കേണ്ടത് പരമാത്മാവിനെ കുറിച്ചാണ്. ഇത് പരമാത്മവിദ്യയാണ്, അത് വേറൊരിടത്തും കിട്ടത്തില്ല. അത് ഭാഷകാരന്റെ അഭിപ്രായമാണ്. ഈ പരമാത്മവിദ്യ എന്ന് പറയുന്നത് ശ്രുതിയിൽ നിന്നല്ലാതെ വേറൊരിടത്തും കിട്ടത്തില്ലെന്നാണ്. അതെന്താ അങ്ങനെ പറയുന്നു? ഒരുപാട് പേര് ശ്രുതിയൊന്നും അംഗീകരിക്കാതെ തന്നെ ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. ഒരു ശ്രുതിയെ നമ്മൾ ധാരാളം കാണാറുണ്ട്. പലരും ആത്മവിദ്യ ഉപദേശിക്കുന്നത് ഇതെന്റെ അനുഭവമാണ്, നീ മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ള രീതിയിലാണ്. എനിക്ക് ശ്രുതിയുടെ ആവശ്യമില്ല, ഞാൻ ശ്രുതി ആശ്രയിച്ചു നിന്ന എന്നിൽ ആശ്രിതത്വം എന്ന് പറയാൻ ദോഷം വരും. അത് പലരും ധരിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ശ്രുതിയെ ആശ്രയിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തനിക്ക് സ്വയം ഈ പരമാത്മാവിനെ കുറിച്ചുള്ള ബോധമെന്നോ അറിവെന്നോ അനുഭൂതിയെന്നോ എന്നെല്ലാം പറയുന്നില്ല, അതുകൊണ്ടാണ് ശ്രുതിയെ ആശ്രയിക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു ധാരണയുള്ളതുകൊണ്ട് പലരും ശ്രുതിയെക്കുറിച്ച് മിണ്ടാറിയില്ല. അവർ ബ്രഹ്മത്തെക്കുറിച്ച് ഉപദേശിക്കുന്നത് എന്റെ അനുഭവമായിട്ടാണ് എന്നാ പറയും. അത് അവരെല്ലാം അനുഭവിക്കുന്നതിന് ഓരോ വഴികളും പറയും. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ ഇന്നത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപാട്. അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനത്തെ വെളിപാടെന്നാണ് പറയുന്നു, എന്നുവെച്ചാൽ ശ്രുതി അപേക്ഷിക്കാതെയുള്ള വെളിപാട്. അതുകൊണ്ട് എന്റെ അനുഭവം എനിക്ക് പ്രമാണം. അപ്പൊ എന്റെ അനുഭവത്തെ ഞാൻ മുൻനിർത്തി നിങ്ങളോട് ഉപദേശിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കുക. നിങ്ങളെ പലരും ഉപദേശിക്കാറുണ്ട്. പക്ഷെ ഭാഷകാരൻ പറയുന്ന അങ്ങനെയല്ല, ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ശ്രുതിയെ ആശ്രയിച്ച് ഉപദേശിക്കുക. എന്തുകൊണ്ട് തന്റെ അനുഭവത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ഉപദേശിച്ചുകൂട? അപ്പൊ തന്റെ അനുഭവം എന്ന് പറയുന്നത് തനിക്ക് പ്രമാണമാണ്. അത് തനിക്കേ പ്രമാണമാകുന്നുള്ളൂ. അത് മാത്രമല്ല, എന്റെ അനുഭവത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഉപദേശിക്കുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് എന്റെ അനുഭവത്തെ ആശ്രയിച്ച് ഉപദേശിക്കുന്നു? എനിക്കത് പ്രമാണം ആയതുകൊണ്ട്. അപ്പൊ കേൾക്കുന്നവനെ സംബന്ധിച്ചോ, അവനത് അനുഭവം വരുന്നത് വരെ അവനത് പ്രമാണമാകത്തില്ല. അത് അനുഭവം വരുന്നതുവരെ അവന് പ്രമാണം അല്ല എങ്കിൽ പിന്നെ ആ പ്രമാണത്തെ അവനെങ്ങനെ ആശ്രയിക്കും? കാരണം യഥാർത്ഥമായ അനുഭവം എന്ന് പറയുന്നത് പ്രമാണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരാൾ പറയുന്നു ഇതെന്റെ അനുഭവമാണ്, നീ ഇത് സ്വീകരിച്ചു. ശരി, താങ്കളുടെ അനുഭവം താങ്കൾക്ക് പ്രമാണമാണ്, പക്ഷെ അത് എനിക്കെങ്ങനെ പ്രമാണമാകും? എന്തുകൊണ്ട് അതേ യുക്തി എന്നിലും വന്നു കഴിഞ്ഞാൽ എനിക്കത് പ്രമാണമാണെങ്കിൽ എന്റെ അനുഭവമാകും. അപ്പൊ എന്റെ അനുഭവമാകുന്നത് വരെ എനിക്കെങ്ങനെ ഇതിനെ ആശ്രയിക്കാൻ പറ്റും വിശ്വസിച്ച്? പിന്നെ ഇതിനെ ആശ്രയിക്കാതെ എനിക്കൊട്ട് അനുഭവം ഉണ്ടാകത്തില്ല. അന്യോന്യ ആശ്രയം ദോഷം വരും. പിന്നെ അവിടെ എന്താ പറയുന്നത്? ഒരേ ഒരു വഴി, അതിൽ ആത്യന്തികമായ ശ്രദ്ധ വിശ്വാസം. ഗുരുവിന്റെ അനുഭവം പ്രമാണമാണ്. അതിപ്പോ എന്നെ സംബന്ധിച്ച് പ്രമാണമല്ലെങ്കിലും നാളെ ഒരിക്കലും എനിക്കിതിന്റെ അനുഭവം ഉണ്ടാകും, അപ്പോൾ ഇതെനിക്കും പ്രമാണമാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഗുരു പറയുന്നതിനെ അനുഷ്ഠിക്കുക. ഏതുപോലെ ഇപ്പോൾ ഗുരു ഒരു മന്ത്രം തരുന്നു, ഇത് ഹനുമാന്റെ മന്ത്രമാണ്, ഇത് അക്ഷര ലക്ഷം ഉരുവിട്ട് കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ഹനുമാൻ വരും. എന്തുകൊണ്ട്? ഞാനിത് അക്ഷര ലക്ഷം ഉരുവിട്ട് ഹനുമാനെ നേരിട്ട് കണ്ടയാളാണ്. ഇപ്പൊ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗുരുവിന്റെ അനുഭവമാകുന്ന പ്രമാണത്തെ വിശ്വസിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പരിശ്രമം തുടരേണ്ടി വരും. അക്ഷര ലക്ഷം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലവും പരിശ്രമവും ഒക്കെ ആവശ്യമാണ്. ഇതെല്ലാം എന്താണ്? കേവല ശ്രദ്ധയെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യും. അക്ഷര ലക്ഷം കഴിയുമ്പോൾ ശിഷ്യനും അത് ഹനുമാൻ പ്രകടമാകാം. പക്ഷേ അവിടെ താൻ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? ഗുരുവിന്റെ അനുഭവത്തെ. എങ്ങനെ? കേവലമായ തന്റെ വിശ്വാസം. അതൊരു ശ്രദ്ധയാണ്, വിശ്വാസമാണ്. പിന്നെ തന്റെ അനുഭവത്തിൽ വന്നു അവസാനം താനും ഹനുമാനെ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് തനിക്ക് പ്രമാണം തന്നെ. പക്ഷെ അതുവരെ, അതുകൊണ്ട് ഇവിടെ അനുഭവത്തെ മുൻനിർത്തി, സ്വന്തം അനുഭവത്തെ മുൻനിർത്തി, സ്വന്തം അനുഭവത്തെ മാത്രം എന്ന് പറയുന്നു. മുൻനിർത്തി ഉപദേശിക്കുന്ന ഒരു രീതിയല്ല ഇത്. ആത്മവിദ്യ എന്ന് പറയുന്നു അത് പ്രത്യേകം മനസ്സിലാകും. കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തെ, ഒരു വ്യക്തിയുടെ അനുഭവത്തെ മറ്റൊരു വ്യക്തിക്ക് പ്രമാണമായി സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ തന്റെ അനുഭവത്തിൽ നിന്നും ഭിന്നമായ ഒന്നിനെ കൂടെ നിർദ്ദേശിക്കുന്നു പ്രമാണമാക്കാം. അത് മറ്റാരുടെയെങ്കിലും അനുഭവമായി കൊള്ളട്ടെ, പക്ഷെ ആരാണോ ഉപദേശിക്കുന്നത് ആ ഉപദേഷ്ടാവിന്റെ അനുഭവത്തിൽ നിന്നും ഭിന്നമായ ഒന്ന്, അതാണ് ശ്രുതി. ശ്രുതിയെ വിചാരം ചെയ്തു, വിചാരം ചെയ്തു, അല്ലെങ്കിൽ ശ്രുതിയെ ശ്രവണം ചെയ്തു, അയാൾക്ക് ബോധിച്ചു ഇതാണ് സത്യം. പക്ഷെ തന്റെ അനുഭവത്തെയല്ല അവിടെ പ്രമാണമാക്കി പറയുന്നു. താൻ എവിടെ നിന്നാണോ ഇതിനെ ബോധിച്ചത്, ആ അനുഭവത്തെ. അപ്പൊ ആ അനുഭവം എന്ന് പറയുമ്പോൾ എന്താണ്, അത് അതിന്റെ മുമ്പിൽ നിന്ന് ബോധിച്ചതാണ്, അതിന്റെ മുമ്പിൽ നിന്ന് ബോധിച്ചതാണ്. അപ്പൊ അതെന്താണ്, അത് കേവലം ഒരു വ്യക്തിയുടെ അനുഭവമല്ല, അതിനെ പറയുന്ന അതൊരു സമ്പ്രദായമാണ് എന്നാണ്. ഒരു സമ്പ്രദായം എന്ന് പറയുമ്പോൾ എന്താണ്, കേവലം ഒരു വ്യക്തിനിഷ്ഠമായ അനുഭവമല്ല, അനേക വ്യക്തികളുടെ അനുഭവമാണത് ശ്രുതി എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നു അത് അധ്യയന പരമ്പര ആണ്. ഇന്നുവരെ ആരെല്ലാം അതിനെ അധ്യയനം ചെയ്തു അവരുടെ മുഴുവൻ പേരുടെയും അനുഭവമാണ്. കേവലം ഒരു വ്യക്തിയുടെ അനുഭവമല്ല. അങ്ങനെ വരുന്ന ഒരനുഭവത്തെ ഒരാൾക്ക് സ്വീകരിക്കുന്നതിന് പ്രയാസമില്ല. ഇതിപ്പോ പകലാണ്, എന്തുകൊണ്ട് സൂര്യ ഉദിച്ചിരിക്കുന്നു. ഇത് പകലാണെന്നുള്ള എനിക്ക് അംഗീകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ട്, കാരണം അത് എന്റെ മാത്രം അനുഭവമല്ല, അത് അനേകരുടെ അനുഭവമാണ്. അപ്പൊ അതിനെ അംഗീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഒരു കാര്യം അനേകരുടെ അനുഭവം എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രോതാവിന് എന്താണ് ഉപദേശിക്കുന്നത് അതിനെ തന്റെ അനുഭവമായി തന്നെ ഗ്രഹിക്കാം. അതിനങ്ങനെ ഗ്രഹിക്കുമ്പോൾ അനേകരുടെ അനുഭവമായിരിക്കുന്ന തന്റെ അനുഭവമാണ്. താൻ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന ഈ പുസ്തകം എന്റെ പ്രത്യക്ഷമായ അനുഭവമാണ്. എന്തുകൊണ്ട്, അനേകർ അവരുടെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇത് അവരുടെ അനുഭവമാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു, ശ്രുതി എന്ന് പറയുന്നത് ശ്രവണം ചെയ്യുന്നവന്റെ അനുഭവമായി തന്നെ മാറുന്നു. അതാണ് ശ്രവണത്തിലൂടെ തന്നെ അവനെ ബോധ്യപ്പെടുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട്, ഇത് ഒരു പരമ്പരയിൽ വരുന്ന ജ്ഞാനമാണ്, ശ്രോതമായ ജ്ഞാനമെന്ന് പറയുന്നു. അല്ലാതെ ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്ന ഒന്നല്ല. വ്യക്തിയിൽ ആരംഭിക്കുന്ന ഒരു ജ്ഞാനം എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തെ ഒരാൾക്ക് സ്വീകരിക്കുന്നതിന്, ആ ജ്ഞാനത്തെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അയാൾക്ക് സംശയം വരും. ഒരാൾ ഇങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു, അതെന്റെ അനുഭവമായിട്ട് യോജിക്കുമോ? സർവ്വസാധാരണ അനുഭവമാണെങ്കിൽ അത് സംശയം വരത്തിൽ. എൻ്റെ മുമ്പ് ഇരിക്കുന്ന പുസ്തകമാണോ പേനയാണോ സംശയമൊന്നുമില്ല. ഇതുകൊണ്ട് എല്ലാവരും ഇതിനെങ്ങനെ അനുഭവിക്കുന്നു, അപ്പം എനിക്കും ഇതിങ്ങനെ അനുഭവിച്ചേ മതിയാവും. അപ്പോൾ ആ പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം സർവ്വസാധാരണമായിരിക്കുന്ന ജ്ഞാനമാണ്, അത് നിർവിവാദമായ ജ്ഞാനമാണ്. അത് ഗ്രഹിച്ചയാൾ അതിനെ നിർവിവാദമായി തന്നെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ആണ് ഇതെന്നെ പറയുന്നത്. എന്താണ് ഇത് പകല് പോലെ സ്പഷ്ടമാണെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് പറയും. അത് എല്ലാ മനുഷ്യർക്കും അത് അതുപോലെ സ്പഷ്ടമാകുന്നില്ലല്ലോ. അത് ശരിയാണ്, കാരണം മനുഷ്യർ തന്നെ പല തരക്കാരുണ്ട്. എല്ലാവർക്കും ഇത് സ്പഷ്ടമാകുന്നില്ല. എന്തോ ഏതുപോലെ ജീവന്മാരിൽ തന്നെ പല തരത്തിലുണ്ട് ജീവന്മാർ. എല്ലാവരും സൂര്യനെ പകലിനെ ഒരുപോലെയല്ല കാണുന്നു. നത്ത് മൂങ്ങാന്നൊക്കെ പറയുന്ന ചില വർഗങ്ങളുണ്ട്. നമ്മൾ സൂര്യനെ കാണുമ്പോഴല്ല അത് കാണുന്നു. നമ്മുടെ പകലല്ല അതിൻ്റെ പകൽ. അതിൻ്റെ പകലെന്ന് പറയുന്നത് രാത്രിയാണ്. അതുകൊണ്ട് ഇവിടെ മൂഢന്മാരുടെ കാര്യം പറയാൻ പറ്റില്ല, ജിജ്ഞാസുക്കളുടെ കാര്യം പറയും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണത്, കേൾക്കുമ്പം തന്നെ ശ്രവണത്തിൽ തന്നെ ഇത് അവർക്ക് ബോധ്യപ്പെടുന്നു. പക്ഷെ അങ്ങനെ ബോധ്യപ്പെടേണ്ട ഒന്നാണത്. വിജ്ഞാനം എന്ന് പറയുന്നത് ശ്രൗതമാണ്. എന്നിരിക്കലും ആ ശ്രുതി തന്നെ സ്പഷ്ടമായി ചിലയിടത്ത് ഇത് ബോധിപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ ചിലയിടത്ത് അതിന് സ്പഷ്ടത ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ വിശദീകരണം ആവശ്യമുണ്ട്. ചിലയിടത്ത് വിശദീകരിച്ച് അത് ബോധിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ശ്രോതാവ് ധരിക്കേണ്ട എന്താണ്, മുഴുവൻ ശ്രുതിയുടെയും താല്പര്യം ഇത് തന്നെ. ശരി, ഒരിടത്ത് വ്യക്തമായി തത്വമസി അഹം ബ്രഹ്മാസ്മി അവിടെയൊക്കെ വ്യക്തമായി, പക്ഷെ പല ഭാഗങ്ങളിലും അത് അതേ രീതിയിൽ വ്യക്തമല്ല. അപ്പോൾ അത് വ്യക്തമാക്കുക, അതാണ് വ്യാഖ്യാനം. അപ്പോൾ അത് വ്യക്തമാകുന്നു, അവിടെയാണ് വിചാരത്തിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇതങ്ങനെ ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഇവിടെ പല പക്ഷങ്ങൾ വരുന്നു. ഒരു കൂട്ടർ പറയുന്നു എന്താണ്, ഇവിടെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ബുദ്ധിയും ജീവനുമാണ്. വേറൊരു കൂട്ടർ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല, ഈ രണ്ടു പേരിവിടെ കർമ്മഫലത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ജീവനും പരമാത്മാവുമാണ്. അപ്പോൾ അവിടെ കൂടുതൽ സ്പഷ്ടത ആവശ്യമാണ്, കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം ഭാഗങ്ങൾ എടുത്തു വെച്ച് ഭാഷകാരൻ ചിന്തിക്കുന്നു. അല്ല, എന്റെ അനുഭവമാണിത് എന്നീ സ്വീകരിച്ചുള്ളുക എന്ന് പറഞ്ഞാൽ തീർന്ന എളുപ്പം. പക്ഷെ അങ്ങനെ ഒരാൾ സ്വീകരിക്കണ്ടേ? അപ്പൊ ശ്രുതി ആണോ ഇത്? ഇതൊരു പരമ്പരയാണ്, ഇത് അനേകരുടെ അനുഭവമാണ്. ആ രീതിയിൽ അത് സ്വീകരിക്കുക. അപ്പോ ആ ശ്രോതാവ് വിവേകിയാണെങ്കിൽ സർവസാധാരണമായിരിക്കുന്ന ഒരു അനുഭവത്തെ സ്വീകരിക്കുന്നതിന് മടിയുണ്ടാകത്തില്ല, അതിന് തള്ളിക്കളയേണ്ട കാര്യമില്ല. അതാണ് ശ്രുതിയുടെ പരമ്പര എന്ന് പറയുന്നത്. അതിനൊരു തുടക്കം പറയുന്നില്ല, കാരണം മനുഷ്യന്റെ ആദിയോ വിദ്യയുടെ ആദിയോ ഒന്നും ഒരിടത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റൂ ഇന്ന ആണ്ട് തീയതി മുതൽ തുടങ്ങിയത്. അപ്പൊ അനാദികാലമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനാദികാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമാർത്ഥ ജ്ഞാനം തന്നിൽ സംഭവിക്കുന്നതിന് എന്താ തടസ്സം? തന്റെ മുമ്പിൽ ശ്രുതിയുണ്ട്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വിചാരം ചെയ്യുക. അതാണ് ഇവിടുത്തെ രീതി. അത് കേവലം വ്യക്തിനിഷ്ഠമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അനുഭവത്തെ ആശ്രയിച്ചിട്ടല്ല. വ്യക്തിയുടെ അനുഭവത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മറ്റും പല തകരാറുകളുമുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ ഇതിപ്പോ എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ടു വർഷം, ഇത് ജീവ പരമാത്മാവാണെന്ന്, ഒരു വർഷം ബുദ്ധിജീവമാണെന്ന്, വേറെ വർഷം യതി ബുദ്ധിജീവു തതോ ബുദ്ധി പ്രധാനാത് കാര്യകാരണ സംഗതാത് വിലക്ഷണോ ജീവപ്രതിപാദിതോ ഭവതി. അപ്പോൾ ഇവിടെ ബുദ്ധിയും ജീവനുമാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവനെ പ്രതിപാദിക്കുന്നു എന്ന് സ്വീകരിക്കാം. ജീവനിലും മുഖ്യമായിരിക്കുന്ന ബുദ്ധിയാണെന്ന്. കാര്യകരണ സംഘാത കാര്യകരണ സംഘാതങ്ങളിൽ നിന്ന് അത് വിലക്ഷണമാണല്ലോ. ആ ജീവനെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. യതപിഹ പ്രതിപാദയിതവ്യം തതപിഹ പ്രതിപാദയിതവ്യം. ആ ജീവനെക്കുറിച്ച് ആണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്നതെന്നും കരുതാം. എന്തുകൊണ്ട്? ഏയം പ്രേത്തെ വിചികിത്സ മനുഷ്യേ അസ്ഥിത്യേകേ നയം അസ്ഥീതി ചെയ്യുകേ ഏതത് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ. മൂന്നാമത്തെ വരമായിട്ട് ചോദിക്കുന്നതാണ്. മനുഷ്യ പ്രേതെ, അവിടെ ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ യം വിചികിത്സ, ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാറുണ്ട്. മരിച്ചവനല്ല ജീവിച്ചിരിക്കുന്നവൻ, മരണത്തെ സംബന്ധിച്ചൊരു സംശയം, മനുഷ്യന്റെ മരണത്തെക്കുറിച്ചൊരു സംശയമുണ്ട്. എന്താണ്? മരണശേഷം അസ്ഥി തീക നയം അസ്ഥിതി ചെയ്യുക. ഏകെ ചിലർ പറയുന്നു അസ്ഥി മരണശേഷവും മരിക്കുന്നവൻ ശേഷിക്കുന്നു, മരിക്കുന്ന അവൻ തന്നെ മരണശേഷം ശേഷിക്കുന്നു. നയം അസ്ഥിതി ചെയ്യുക പറയുന്നില്ല, മരിക്കുന്നവൻ മരണത്തോടുകൂടി അവശേഷിച്ചു, പിന്നെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ശേഷിക്കുന്നു എന്ന് പറയുന്ന എന്താണ്? അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കാനായി ഭോക്താവായി അവൻ വീണ്ടും ശേഷിക്കുന്നു. അവൻ ഈ ലോകത്തിലോ പരലോകത്തിലോ എവിടെയെങ്കിലും ശേഷിക്കും. ശേഷിക്കുന്നില്ലെന്ന് പറയുന്നവൻ എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു പൂർവ ജന്മമോ ഭാവി ജന്മമോ ഇല്ല. മരണത്തോടുകൂടി ദീപ ജ്വാല അണയുന്നത് പോലെ എല്ലാം അവസാനിക്കുന്നു. രണ്ടു പക്ഷമുണ്ട്. അസ്ഥിത്യേകേ നയം അസ്ഥിതി ചെയ്യുകയും ത്വയാ അനുശിഷ്ട അഹം ഏതദ് വിദ്യാം, അങ്ങ് ഉപദേശിച്ച് ഞാൻ അറിയണം എന്നാ. കാരണം അങ്ങ് യമദേവനാണ്, ഈ ലോകത്തെക്കുറിച്ച് മാത്രമല്ല പരലോകങ്ങളെക്കുറിച്ചും അറിയാവുന്ന ആളാണ്, മരണത്തെക്കുറിച്ച് ബോധമുള്ള ഒരാളാണ്. അപ്പം മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാം. അതുകൊണ്ട് അത് അങ്ങ് ഉപദേശിച്ച് അഹം വിദ്യാം, ഞാൻ അറിയട്ടെ. ഇതാണ് എൻ്റെ മൂന്നാമത്തെ വരം. അപ്പം ഇവിടെ ചോദിക്കുന്ന എന്തിനെക്കുറിച്ച്? ഈശ്വരനെ കുറിച്ചൊന്നുമല്ല ചോദിക്കുന്നു. അസ്ഥിത്യേകേ നയം അസ്ഥിതി ചെയ്യുകയോ, മരിക്കുന്നവൻ ഉണ്ടോ ഇല്ലേ എന്നാണ്. മരിക്കുന്നവൻ ആരാണ്? ജീവനാണ്. അപ്പൊ ഈ ചോദ്യം ജീവനെ സംബന്ധിച്ചാണ്. ഇത് പൃഷ്ടത്വം. അതുകൊണ്ട് ഇവിടെ ജീവൻ എന്നെ കുറിച്ചാണ് പ്രതിപാദനം ചെയ്യുന്നത് എന്നാണ്. ഞാൻ എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജീവൻ. ഉപനിഷത്തെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് അറിയുന്നത്. ഞാനെന്ന് പറയുന്നത് ജീവനല്ല, പരമാത്മാവാണ്. അനുഭവത്തിനും ആധാരമായിരിക്കുന്നത്, സർവ്വ അനുഭവങ്ങൾക്കും ആധാരമായിരിക്കുന്ന പരമാത്മാവാണ് ഈ ശരീരത്തിൽ ജീവഭാവത്തിൽ ഞാൻ എന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നീടുണ്ടാകുന്ന അറിവാണ്. ജനന മരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇവിടെ ഞാനേ ഉള്ളൂ. ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു, ഞാനിവിടെ ആരാ? ജീവനാണ്. അപ്പൊ ജീവനെ സംബന്ധിച്ചുള്ള ചോദ്യമാകാനും ഇനി പറയുന്നു. അത് ജീവപരമാത്മാനോ പറയുന്നു. ഇവിടെ ജീവപരമാത്മാക്കളെ കുറിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, തതോ ജീവാത്വിലക്ഷണ പരമാത്മാ പ്രതിപാദിതോ ബോധി. അങ്ങനെയാണെങ്കിൽ ജീവനിൽ നിന്നും ഭിന്നനായിരിക്കുന്ന പരമാത്മാവിനെ ഇവിടെ ചർച്ച ചെയ്തു എന്ന് പറയേണ്ടി വരും. എങ്ങനെ? അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃത അന്യ ഭൂതാച്ച ഭവ്യാച്ച എത്തത് പശ്യസി തദ്വത. യമദേവനോട് നചികേസ് ചോദിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ജീവനെ കുറിച്ചല്ല, നചികേസ് കുറച്ചുകൂടെ പുരോഗമിച്ചു. അങ്ങനെ ചോദ്യം ചോദിച്ച് ചോദിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആദ്യം ഇവിടെ ചോദിക്കുന്നത് ഒന്നാം വല്ലിയിലാണ്. രണ്ടാമത് വരുന്ന ഒന്നാം വല്ലിയിലെ രണ്ടാം ഭാഗത്താണ്, മുമ്പോട്ട് ചെന്നിട്ടാണ്. ധർമാധന്യത്ര ധർമ്മത്തിനുപരി, അധർമാധന്യത്ര അധർമ്മത്തിനുപരി, അസ്മാത് കൃതാകൃതാത് പുണ്യപാപങ്ങൾക്കുപരി, സത്കർമ്മങ്ങൾക്കും അസത്കർമ്മങ്ങൾക്കുപരി, അന്യത്ര ഭൂതാച്ച ഭാവി കാലത്തിനുപരിയായി ദേശത്തിനുപരിയായി, എന്തിനെ കുറിച്ചാണോ അങ്ങേക്ക് ബോധമുള്ളത് അത് ഉപദേശിക്കുക. അല്ല, കാലദേശ പരിച്ഛിന്നമായിരിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ശരീരത്തെ കുറിച്ചോ ഒന്നും എനിക്ക് കേട്ടിട്ടൊരു കാര്യമില്ല. ഈ ലോകവ്യവഹാരങ്ങളെ കുറിച്ചും അറിയേണ്ട കാര്യമില്ല. അല്ല, അവിടെ നജീസ് വ്യക്തമായി പറയും, എന്നെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണോ സമ്മാനങ്ങളാണോ എന്റെ മുമ്പിൽ വച്ച് നീട്ടുന്ന ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്ന് പറയുമ്പോ അവിടെ എന്താണ്, ജീവനെ കുറിച്ചല്ല ചോദിക്കുന്നത്, പരമാത്മാവിനെ കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ യമദേവൻ ഉപദേശിക്കുന്നത് അവിടെ പരമാത്മാവായിരിക്കും. അപ്പോ നചികേസന് മനസ്സിലാവുന്നു, ഈ ധർമാധർമ്മങ്ങൾക്കപ്പുറം പുണ്യപാപങ്ങൾക്കപ്പുറം ഒരു സത്യമുണ്ട്. മരണശേഷം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ മരണശേഷത്തെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പം തന്റെ മനസ്സിൽ കാണുമല്ലോ, അല്ലെങ്കിൽ ചോദിക്കാൻ കഴിയില്ല. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ധരിക്കുന്ന ഒരുവന് മരണശേഷം എന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. മരണശേഷം ഉള്ള ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് അറിയുന്നവൻ തീർച്ചയായും ഈശ്വരന്റെ അസ്തിത്വത്തെ കുറിച്ച് സംശയിക്കും. കാരണം അത് മരണശേഷമുള്ള ജീവന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അത് അതീന്ദ്രിയമാണ്, അലൗകികമാണ്. അപ്പൊ അവൻ അലൗകികവും അതീന്ദ്രിയവുമായ വിഷയങ്ങളിൽ ശ്രദ്ധ വരും. അപ്പൊ അതെന്താണ്, അത് ജീവഭാവമാണോ അതെ അതിനപ്പുറം ഈശ്വരഭാവമാണോ എന്നെല്ലാം ചിന്തിക്കും. അതുകൊണ്ട് അതിവിടെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ജീവനെ കുറിച്ചാണോ അതോ പരമാത്മാവിനെ കുറിച്ചാണോ ചർച്ച? ഇത് പൃഷ്ഠത്വാത്രാഹാക്ഷേപ്ത. ഇവിടെ പൂർവക്ഷി പറയുന്നു, ഉപഹോപ്യേതോ പക്ഷുവിനെ സംഭവത. ഇത് രണ്ടും ശരിയാവത്തില്ല, രണ്ട് പക്ഷവും ശരിയാവത്തില്ല. എന്തുകൊണ്ട്? കസ്മാത് കൃതപാനം കർമ്മഫലോപോഹസുഹൃതസ്ലോക ഇതി ലിംഗ. ഒന്ന്, ഇവിടെ ഈർത്തപാനത്തെ കുറിച്ച് പറയുന്നു, കർമ്മഫല ഉപഭോഗം സുഹൃതസ്ലോകെ എന്നും പറഞ്ഞിരിക്കുന്നു. ഈ ശരീരത്തിലെ കർമ്മഫല ഉപഭോഗത്തെ കുറിച്ച് പറയുന്നു. തച്ചേതനസ്യ ക്ഷേത്രജ്ഞസ്യ സംഭവം, ആർക്ക് പറ്റും ഈ ചേതനായിരിക്കുന്ന ജീവന് സാധിക്കും, ക്ഷേത്രജ്ഞന് പറ്റും. അചേതനായ ബുദ്ധി, ബുദ്ധിക്ക് എന്തായാലും കർമ്മഫലത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. പിബന്ധൗ ഇതി ച ദ്യുവജനേന ദ്വയോഹോപാനം ദർശയതി ശ്രുതി. പിബന്ധൗ, രണ്ടുപേരുടെ അത് പറയാൻ പറ്റും. പാപ്പാനെ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ശത്രുപ്രത്യയം വന്ന് പിബൻ എന്ന് പറയുന്ന ശബ്ദം, കുടിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ശബ്ദത്തിന്റെ പ്രഥമാദ്വന രൂപമാണ് പിബന്ധൗ. ബഹുവനത്തിൽ പിബന്ധ. പിബന്ധു എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് തന്നെ കിട്ടും, രണ്ടുപേർ കുടിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു ഭുജിക്കുന്നു. ദയോഹോ പാനം ദർശയതി ശ്രുതി. അപ്പോൾ ഇവിടെ രണ്ടുപേരെന്ന് പറയുമ്പോൾ അതോ ബുദ്ധി ക്ഷേത്രജ്ഞ പക്ഷസ്ഥാവുന്ന സംഭവതി പറഞ്ഞു. ജീവനത് പറ്റും, പക്ഷേ ബുദ്ധിക്ക്, കേവലമായ ബുദ്ധിക്ക് എങ്ങനെ കർമ്മഫലത്തെ അനുഭവിക്കാൻ പറ്റും? അപ്പോ ആദ്യത്തെ പക്ഷം ബുദ്ധി ക്ഷേത്രജ്ഞന്മാരെന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം ക്ഷേത്രജ്ഞനെ കഴിയൂ, ബുദ്ധിക്ക് കഴിയത്തില്ല, അത് ജഡമാണ്. അതേവ ക്ഷേത്രജ്ഞ പരമാത്മപക്ഷോപി ന സംഭവതി. ഇനി രണ്ടാമത്തെ പക്ഷം, ഇവിടെ ആരാണ് കർമ്മഫലത്തെ അനുഭവിക്കുന്നത്? ക്ഷേത്രജ്ഞനും പരമാത്മാവുമാണോ? അതും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? ചേതനേപി പരമാത്മനീർത്തപാന അസംഭവ. പരമാത്മാവ് ചേതനം തന്നെ, പക്ഷെ അതൊരിക്കലും കർമ്മഫലത്തെ അനുഭവിക്കത്തില്ല. ഇപ്പൊ പിബന്ധു എന്ന് പറഞ്ഞ ഈ ദിവചനം ഉപയോഗിച്ച് വലിയ കുഴപ്പത്തിലായി. ബുദ്ധി എടുക്കാൻ പറ്റുന്നില്ല, പരമാത്മാവിനെ എടുക്കാൻ പറ്റുന്നില്ല. ബുദ്ധി ജഡമാണ്, അതിന് ഫലാനുഭവമില്ല, ജീവനേ ഉള്ളൂ. പരമാത്മാവ് ചേതനമാണ്, പക്ഷെ അത് കർമ്മഫലത്തെ അനുഭവിക്കുന്നവല്ല. കർമ്മഫല അതീതനാണ്, കർമാതീതനാണ്. പിന്നെന്തായി പറയുന്നില്ല സംഭവം? താല്പര്യം ചേതനേപി പരമാത്മനെ വിടുതപ്പാന അസംഭവാത് അനശ്വനൻ അന്യോ അഭിജാഗശീതി. അതും പറയുന്നില്ലേ, രണ്ടുപേരുണ്ട്, ഒരാൾ അനശ്വനനായി, ഒന്നും അനുഭവിക്കാതെ, സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കാതെ, സ്വയം പ്രകാശസ്വരൂപനായി, ഏകസ്വരൂപനായി, ഏകരസത്തോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് എന്താ ഇതിന്റെ താല്പര്യം? പറഞ്ഞല്ലോ നേരത്തെ, ഇത് ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കണം. ശ്രുതി നിന്ന് സ്പഷ്ടമല്ല, അസ്പഷ്ടമായിരിക്കുന്നു. അപ്പം വ്യാഖ്യാനം ആവശ്യമാണ്, വിശദീകരണം ആവശ്യമാണ്. അത് വിശദീകരിക്കുന്നതുകൊണ്ട് ദോഷമില്ല. എന്തുകൊണ്ട്? വിശദീകരിക്കുന്നതിന്റെ താല്പര്യം ശ്രോതാവ് ഇതിന്റെ പരമമായ താല്പര്യത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. സ്പഷ്ടമായി പറഞ്ഞാൽ പോലെ എന്തിനാ സ്പഷ്ടമായി പറയണം? അത് പറയും ആ ശ്രോതാവിന്റെ ബുദ്ധിയുടെ വൈശദ്ധ്യത്തിന് വേണ്ടി. ബുദ്ധി വിശദമായിരിക്കണം. അവന് വിശദ സ്മൃതി ഉണ്ടാകണം. നേരിട്ടങ്ങോട്ട് ബ്രഹ്മജ്ഞാനത്തെ അതിനുള്ള യോഗ്യതയില്ലാത്തവന് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നേരിട്ട് വളരെ സ്പഷ്ടമായി പറഞ്ഞാലും ഗ്രഹിക്കത്തില്ല. അതല്ലേ സാറിന് പറ്റുന്നു. അദ്വൈതം എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായി, അത്യന്ത അനായാസമായി, ലളിതമായി മനസ്സിലാക്കി തരാനാണ് ഭാഷ്യക്കാരെ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ വഴി. പക്ഷേ ശ്രോതാവിന് അത് മനസ്സിലാകുന്നില്ല. അത്യന്ത സ്പഷ്ടമായാലും മനസ്സിലാകത്തില്ല. ഉദാഹരണം പറയും. ഒരു വസ്തു അത്യന്തം അടുത്തായാൽ അത് കാണാൻ പറ്റത്തില്ല. അധികം ദൂരെയായാലും കാണാൻ പറ്റത്തില്ല. കണ്ണിന് അത്യന്തം അടുത്തിരിക്കുന്നതാണ് കൺപോളകൾ. ആ കൺപോളകളിൽ എഴുതുന്ന മഷി കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അത്യന്തം അടുത്തായതുകൊണ്ടാണ്. ദൂരെയുള്ള കാര്യം പറയാനുമില്ല. അതുപോലെ അത്യന്തം സ്പഷ്ടമായി കഴിഞ്ഞാൽ അത് ഗ്രഹിക്കത്തില്ല, ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഗ്രഹിക്കാൻ കഴിയും, അതിന് പ്രത്യേക കണ്ണ് വേണം. അടുത്ത കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണാടി വേണം. സാധാരണഗതിയിൽ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് അത്യന്ത സരളമായി പറയുമ്പോൾ ആൾക്കാർ അത് തട്ടിക്കളയുന്നു, ഉപേക്ഷിച്ച് കളയുന്നു. എത്രയോ പേര് ചോദിക്കാം എന്താണ് ശങ്കരാചാര്യർ പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് ഈ തത്വത്തെ ബോധിക്കുക, ഈ പരമാത്മ തത്വം നിന്റെ സ്വരൂപമാണെന്ന് ബോധിക്കുക. ഉടനെ ആൾക്കാർ ചോദിക്കും, ഇത്രയേ ഉള്ളൂ, ബോധിച്ചാൽ മതിയോ, വേറൊന്നും വേണ്ടേ, എന്നാ എനിക്ക് വേണ്ട, ഇത് പോരാന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഇത്ര ബോധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ അറിഞ്ഞതൊക്കെ വ്യർത്ഥമായി, ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ വ്യർത്ഥമായി, എന്റെ മനസ്സിൽ ഭാവിയെ കുറിച്ചിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളും വ്യർത്ഥമായി. പിന്നെ എങ്ങനെ ഇത് സരളമായി ബോധിക്കുന്നു? അങ്ങനെയല്ലേ പെട്ടെന്ന് വരുന്നു. പിന്നെ തന്റെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറും. അവൻ പറയും ഇത്രയേ ഉള്ളൂ, ഇതുപോലെ നിങ്ങൾ ഇതിനെ പറഞ്ഞു പറഞ്ഞത് ലളിതമാക്കി കഴിഞ്ഞു എന്നുള്ള ആക്ഷേപമാണ് പിന്നെ വരുന്നത്. ഇത് വളരെ ഗഹനമാണ്. പക്ഷെ അതിനെ ഇത്രയും ലളിതമാക്കി പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു തകരാറുണ്ട് അവന്റെ ബുദ്ധിയിൽ. അതാണ് ബുദ്ധി വൈശദ്ധ്യമില്ലാത്തത്. ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള ആ യോഗ്യത അവിടെ വരുന്നില്ല. വിശദത എന്ന് പറയും, അതില്ല. എന്നുവെച്ചാൽ അവന്റെ ബുദ്ധിക്കും ആ സാരല്യം വേണം, ബുദ്ധിക്കും ആ ലാളിത്യം വേണം, എന്നാലേ ഇത് ഗ്രഹിക്കാൻ പറ്റും. അതില്ല. അതില്ലെങ്കിൽ എങ്ങനെ സാധാരണ പറയും വൈശദ്ധ്യം? ദന്തവൈശദ്ധ്യം എന്ന് പറയുന്നത് വെച്ചാൽ പല്ലിന്റെ വെളുപ്പാണ്. അപ്പൊ അതിന് പല്ല് വെളുത്തിരിക്കുന്ന സാധനം, അതിന് കറ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പോലെ അവിടെ വൈശദ്ധ്യമില്ല എന്ന് പറയും, വിശദ്ധതയില്ല. ഉദാഹരണത്തിന് പറയുന്ന അത് അവനാണ് ബുദ്ധിയെ സംബന്ധിച്ചും പറയുന്നു. അതിന് ഒരു സാരല്യം, സരളത, വിശദ്ധത അതുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രഹിക്കേണ്ടത്. അല്ലാതെ ബുദ്ധിയുടെ ഘനം കൊണ്ടല്ല ഇതിനെ ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ബുദ്ധിയുടെ ഭാരം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പൊ പിന്നെ അവിടെ അത് വേണം, ആ തെളിമ എന്ന് പറയും, തെളിച്ചം. അപ്പൊ അതിനുവേണ്ടി അതില്ല. അപ്പൊ ലളിതമായി പറയുമ്പോൾ അവനത് ബോധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ബുദ്ധിയുടെ തെളിച്ചം ഉണ്ടാകാൻ വേണ്ടി അവൻ ചിന്തിക്കണം, വിചാരം ചെയ്യണം. അപ്പൊ ബോധ്യപ്പെടുമ്പോൾ അവൻ ചോദിക്കത്തില്ല ഇത് ഇത്രയേ ഉള്ളൂ, ഇത് മതിയോ. അന്നും ഒരു കഴുതയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് തത്വത്തെ വളരെ ലളിതമായി ഒരാൾ ഗ്രഹിക്കാനുള്ള ത്രാണി അയാൾക്കുണ്ടെങ്കിൽ, അയാളുടെ ബുദ്ധിക്ക് അതിൻ്റെ ലാളിത്യം ഉണ്ടെങ്കിൽ, അയാൾ ആ തത്വശ്രവണത്തിൽ അതിനെ ഗ്രഹിച്ചത് കൃതാർത്ഥനാകും, അയാൾ ശാന്തനാകും. അല്ലെങ്കിൽ എന്താണ്, കഴുതയുടെ ചുമല് വലിയ ഭാരം വയ്ക്കുന്ന പോലെ വലിയ ഭാരം വെച്ചാലേ അവൻ നിശ്ചലനാകത്തുള്ളൂ. അതാണ് അവന്റെ നിശ്ചലത. അത് ശരിയായ ശാന്തിയല്ല, പക്ഷെ തൽക്കാലം നിശ്ചലമാണ്. അപ്പൊ കഴുതകൾക്ക് ഒരുപാട് വേണം എന്തെങ്കിലും പ്രവർത്തിക്കാൻ. എന്ത് ചെയ്താലും പോരാ പോരാ എന്നുള്ളതാണ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്, കർമ്മങ്ങളും ഉപാസനകളും എല്ലാം വരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് വിചാരവും വരുന്നു. അതുകൊണ്ട് ബുദ്ധി വൈശദ്ധ്യം എന്ന് പറയുന്നത് സംഭവിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അത ഏവ ക്ഷേത്രജ്ഞ പരമാത്മ പക്ഷോ പിന്നെ സംഭവതി. ആദ്യം ഇത് ബുദ്ധിയും ജീവനുമാണോ അതോ ജീവനും പരമാത്മാവുമാണോ, ഇത്തരം പക്ഷങ്ങളെല്ലാം എടുത്ത് എന്നിട്ട് പറയുന്നത് ഇതൊന്നും ശരിയാവത്തില്ല. ക്ഷേത്രജ്ഞ പരമാത്മപക്ഷോ പിന്നെ സംഭവതി ചേതനെ ബി പരമാത്മന് എടുത്തപാന സംഭവ പരമാത്മാവ് എങ്ങനെ കർമ്മഫലത്തെ അനുഭവിക്കുക, ഇതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? പരമാത്മ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അനന്യൻ അനശ്നൻ അന്യ അഭിജാഗശീതി മന്ത്രവർണ ഇങ്ങനെയുള്ള നാനാചിന്തകൾക്ക് ശേഷം പറയുന്നു അത്ര ഉച്ചത്തെ നേഷദോഷ. ഇത് അനായാസമായി ഗ്രഹിക്കാവുന്നതേയുള്ളൂ, ദോഷമൊന്നുമില്ല. ദോഷമൊക്കെ ചിന്തിക്കുന്ന നിന്റെ ബുദ്ധിക്കുള്ളതാണ്. നിനക്കിത് വേണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഛത്രണോ ഗച്ഛന്തി ഏകേനാവി ഛത്രണ ബഹുന ഛത്രിത്വോപചാര ദർശന ഏവം ഏകേനാവി പിപദോ പിബന്ധൗ ഉച്ചയത്തെ. ഇവിടെ ഈ പ്രശ്നം വന്ന എന്താണ്? പിബന്ധോ കൃതം പിബന്ധോ എന്ന് ഒരു ദിവദനത്തിൽ പറഞ്ഞു. രണ്ടുപേരനുഭവിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം കിട്ടും. അവിടെ രണ്ടുപേരെന്ന് പറയുന്നത് ജീവനും പരനും ആകാനേ വഴിയുള്ളൂ. എന്തുകൊണ്ട്? ഈശ്വര സർവഭൂതാന ഹൃദയശി തിഷ്ഠതി എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവൻ കർമ്മഫലത്തെ അനുഭവിക്കും, പരമാത്മാവ് അനുഭവിക്കത്തില്ല. ഒരാൾ അനുഭവിക്കുന്നു എന്നാണ് പറയേണ്ടത്. പിബന്ധോ എന്ന് പറയുന്നതിന് പേരും അവിടെ പിബൻ എന്ന് പറയുന്നു, എന്നുവെച്ചാൽ ഒരാളെന്ന് കിട്ടും. പക്ഷെ ഇവിടെ രണ്ടുപേരെയും പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? പറയുന്നു, അങ്ങനെ പറയാം. കാരണം ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നതിന് പല ശൈലിയുണ്ട്. അതാണ് ഇവിടെ അദ്വൈതത്തിലും പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് പല പല പ്രക്രിയകളുണ്ട്, വിചാര രീതികളുണ്ട്. ഇന്ന രീതിയിലെ മനസ്സിലാക്കാവുന്ന നിർബന്ധമൊന്നുമില്ല. ചിലരത് ആ ജ്ഞാനത്തിൻ്റെതായ പ്രക്രിയയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ചിലരതിനോട് പലതും കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. യോഗത്തെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഉപാസനകളെ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ചിലരിൻ്റെ കർമ്മത്തെ എങ്ങനെ ബന്ധിപ്പിക്കാം, അത് ഇങ്ങനെ പല രീതിയിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ ദിവജനം ഉപയോഗിച്ചാലും ഇവിടെ ജീവനാണ് ഭോക്താവായിരിക്കുന്നത്, പരമാത്മാവ് ഭോക്താവല്ല എന്നുള്ള അതിൽ നിന്നും മനസ്സിലാക്കാം. ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് സാമാന്യ ഭാഷ തന്നെ, സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അത് പൂർവമീമാംസകരും പറയുന്നുണ്ട്. ലോകത്തിൽ എങ്ങനെയാണോ ഭാഷാവ്യവഹാരം, അതുപോലെ തന്നെയാണ് വേദത്തിലും. അതിൽ വ്യത്യാസം കാണേണ്ട കാര്യമില്ല. ലോകത്തിൽ പലതരത്തിൽ ഭാഷ ഉപയോഗിക്കുക. അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നു. ഛത്രണോ ഗച്ഛന്തി തേകേന വിഛത്രണ ബഹുവിനാ ഛത്രത്വ ഉപചാര ദർശന. കുറച്ചുപേര് പോവുകയാണ് മഴയത്തോ വെയിലത്തോ, ഒരു ഗ്രൂപ്പ്. അതിൽ ഒന്നോ രണ്ടു പേരുടെ കയ്യിൽ കുടയുണ്ട്, കുറച്ച് പേരുടെ കയ്യിൽ കുടയില്ല. ചിലപ്പോൾ അത് ഒരാളുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരുടെ കയ്യിലായിരിക്കും, മൂന്ന് പേരുടെ കയ്യിലായിരിക്കും. പക്ഷെ കുറച്ചധികം ആൾക്കാർ നടന്നു പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരെ നിന്നാ പോകുന്ന ആൾക്കാരെ നോക്കിയിട്ട് ഒരാൾ പറയുന്നു, അതാ കുട ചൂടിയവർ പോകുന്നു എന്നാ പറയുന്നു. കുട ചൂടിയ ആൾക്കാർ പോകുന്നു. ഞാൻ പല ഗ്രൂപ്പുകളായ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അവിടെ കുട പിടിക്കാത്ത ഒരു ഗ്രൂപ്പും കാണും. എന്തായാലും കുട ചൂടിപ്പോകുന്നവരെ നോക്കിയിട്ട് പറയുന്നു, അതാ കുട ചൂടിയ ആൾക്കാർ പോകുന്നു. കുട ചൂടിയ കുറെ ആൾക്കാർ പോകുന്നു എന്ന് സാധാരണ പറയാറുള്ളതാണ്. പക്ഷെ പറയുന്നവൻ അവിടെ എണ്ണി നോക്കി, ആ പത്ത് പേരുണ്ട്, ആ പത്ത് പേരിൽ അഞ്ചു പേര് കുട പിടിച്ചവരാണ്, അഞ്ചു പേര് കുട പിടിക്കാത്തവരാണ്, ഇങ്ങനെയൊന്നുമല്ല, ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങനെ എണ്ണീട്ട് പറയുന്നൊന്നുമല്ല. കുട പിടിച്ചവർ പോകുന്നു എന്ന് പറയുമ്പോൾ ആ പോകുന്നവരെല്ലാവരും ചേർത്താ പറയുന്നു. പക്ഷെ അതിന് കുട പിടിച്ചവരുമുണ്ട്, കുട പിടിക്കാത്തവരുമുണ്ട്, എല്ലാവരും കൂടെ ചേർത്ത് കുട പിടിച്ചു പോകുന്നു എന്ന് പറയും. അപ്പോൾ ഒരു സമൂഹത്തിൽ എന്നെ സംബന്ധിച്ചൊരു കാര്യം പറയുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ച് യോജിക്കുന്നതാകണമെന്നില്ല. ഒരാൾ യോജിക്കും, ഒരാൾ യോജിക്കത്തില്ല. അത് സർവത്ര നമ്മൾ പറയാറുണ്ട്. പല സന്ദർഭങ്ങളിൽ എപ്പോഴും അത് ശരിയായിക്കൊള്ളുന്നില്ല. ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ കള്ളന്മാരാണെന്ന് പറയും. എന്ന് വിചാരിച്ച അവിടെയുള്ള എല്ലാവരും കള്ളന്മാരാണ്. അല്ല, അവിടെ ചില കള്ളന്മാർ കാണും, കള്ളന്മാരല്ലാത്തവരും കാണും. പക്ഷെ പറയുമ്പോൾ എല്ലാം കള്ളന്മാരാണ്. സാധാരണ പറയാറുണ്ട്. ചിലവൻ പറയും, സ്വാമിമാരെല്ലാം കള്ളന്മാരാണ്. എല്ലാ സ്വാമിമാരും കള്ളന്മാരാണ്. കള്ളന്മാരും കാണും, അല്ലാത്തവരും കാണും. പക്ഷെ പറയുന്നവനങ്ങനെയല്ല. പറയുന്നവനൊരു നഷ്ടവുമില്ല, അവനൊറ്റയടിക്ക് എല്ലാവരും ചേർത്തങ്ങ് പറഞ്ഞു. ഒരു വർഗത്തെ ഉദ്ദേശിച്ച് പറയും. ആ വർഗം ഒരു വലിയ ദുരഭിമാനികളാണ്. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെയല്ല, ചിലർ കാണും ചിലർ കാണാതിരിക്കും. ഇതൊക്കെ സാധാരണ ഭാഷാ ശൈലിയാണ് അങ്ങനെ പറയുന്നത്. ചിലതൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലാകും, ചിലർ ചിന്തിക്കാതെ പറയുന്ന കേട്ട് എങ്ങനെ അപ്പടി അങ്ങ് മനസ്സിലാകൂ. അങ്ങനെ അതുപോലെ ഒരു ഭാഷാ ശൈലിയാണ് വേദത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്, കർമ്മഫലത്തെ അനുഭവിക്കുന്നവർ അതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഫലത്തെ അനുഭവിക്കുന്നവരാണോ? അല്ല. എത്രയോ ജീവന്മാർ, എത്രയോ ജീവന്മാർ, എത്രയോ അവരുടെ ലോകം ശരീരം, അതിലെത്രയോ ശരീരത്തിൽ ഹൃദയഗുഹ, അവിടെ എത്രയോ പേര് കർമ്മങ്ങൾ അനുഭവിക്കുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു? കർമ്മഫലത്തെ അനുഭവിക്കാതെ ഈശ്വരനും ഇരിക്കുന്നു. അത് ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ജീവനെ എടുത്തു, അവന്റെ ശരീരത്തെ എടുത്തു, അവന്റെ ഹൃദയഗുഹയെ എടുത്തു, അവിടെ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന രണ്ടുപേരും കർമ്മഫലത്തെ അനുഭവിക്കുന്നു എന്നല്ല. അതൊരു ഭാഷാ ശൈലി അങ്ങനെ പറഞ്ഞു. ഇവിടെ കർമ്മഫലത്തെ അനുഭവിക്കുന്ന അനന്ത ജീവന്മാരുണ്ട്. ആ ജീവന്മാരെല്ലാം അതനുഭവിക്കുന്നത് ആ കർമ്മഫലവുമായി ബന്ധമില്ലാത്ത ഈശ്വരന്റെ സാന്നിധ്യത്തിലാണ്. അത് ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വിചാരം ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ അവന് കൂടുതൽ മനസ്സിലാകും എങ്ങനെയാണ് ജീവന്മാരിയ്ക്കുന്നത്, എങ്ങനെയാണ് ജീവൻ കർമ്മത്തിന്റെ ഫലഭോക്താവാകുന്നത്, അവിടെ ഈശ്വരൻ എങ്ങനെ ഇരിക്കുന്നു, ഈശ്വരനും ജീവനുമായിട്ടുള്ള ബന്ധം എന്താണ്. അവന്റെ ബുദ്ധിക്ക് വിശദത വരുന്നു, തെളിച്ചം വരുന്നു ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വരത്തില്ല. അതാണ് നേഷദ്വഷ ഛത്രണോകെ ചിന്തി ഏകേനാഭി ഛത്രണ ബഹുവിനാ ഛത്രത്വ ഉപചാര ദർശന. കുടപിടിച്ചു പോകുന്നതിൽ എല്ലാവരും കുടപിടിച്ചില്ലെങ്കിലും എല്ലാവരെയും ചേർത്ത് ഛത്രികൾ കുടപിടിച്ചിരിക്കുന്നു, ഛത്രം കുട എന്ന് പറയുന്നത് പോലെ ഇവിടെ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം വാസ്തവത്തിലൂടെ ഏതെങ്കിലും ഒരു ജീവനോ ഒരു ശരീരമോ ഒന്നും അല്ലല്ലോ ഇത് ഉപദേശിക്കുന്ന. എല്ലാ ജീവന്മാർക്കും വേണ്ടി എല്ലാ ശരീരത്തെയും കണ്ടുകൊണ്ട്, എല്ലാ ഹൃദയത്തെയും കണ്ടുകൊണ്ട്, ഓരോ ഹൃദയത്തിലും ഇരിക്കുന്ന അന്ധക്കരണത്തെ കണ്ടുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. പക്ഷെ അത് എല്ലായിടത്തും എല്ലാം പറയാൻ പറ്റുമോ? കഴിയത്തില്ല. നമ്മളെന്തെങ്കിലും ഒരു തത്വത്തെ ഉപദേശിക്കുന്ന ഒരാൾ പറയും, ആ നിങ്ങൾ ആ പറഞ്ഞതിലൊരു പോരായ്മയുണ്ട്. ശരിയാണ്, എന്തുകൊണ്ട്? ഓരോ സ്ഥലത്തും എല്ലാം പറയാൻ കഴിയത്തില്ല. കുറച്ച് കാര്യങ്ങൾ അവിടെ വിട്ടുപോകും, വേറൊരു കാര്യം പറയുമ്പോൾ അവിടെ അത് പറയും. ആത്മാവ് നിത്യമാണെന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ആത്മാവ് ശുദ്ധമാണെന്ന് പറഞ്ഞില്ല? അത് വേറെ സന്ദർഭത്തിൽ പറയും. എല്ലാം ഒരു സ്ഥലത്ത് പറയണമെന്നില്ല. ശബ്ദത്തിന്റെ പരിമിതിയുണ്ട്, കാലത്തിന്റെ പരിമിതിയുണ്ട്, പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇവിടെ ജീവാത്മ പരമാത്മാവ് ഒരു ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്ത് പറയുകയാണ്. അവിടെ ദിവ്യനെ എടുക്കാൻ പറ്റും, ജീവനെയും പരനെയും. അതിൽ ദിവ്യനത്തിൽ പറയുമ്പോൾ കേൾക്കുന്നവൻ മനസ്സിലാക്കണം, അവന് ധരിക്കണം ഈശ്വരൻ ആരാണെന്ന് അവനറിയാം, ജീവൻ ആരാണെന്നറിയാം, കർമ്മഫലത്തെ ആരാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഏകേനാഭി പിബത ദോ പിബന്ധോ ഉച്ചേത്. ഒരുവനാണ് കർമ്മഫലത്തെ അനുഭവിക്കുന്നത്, പക്ഷെ അവിടെ ദിവനം പ്രയോഗിച്ചിരിക്കുന്നു. ഇതൊക്കെ സാധാരണ ഭാഷയിലെ പ്രയോഗമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒന്നുമില്ല, സാധാരണ ഭാഷ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അതിന് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതും പറയാം. യദ്വാ ജീവത്താവ് പിബതി ഈശ്വരസ്തു പായേരി പായേ നബി പിബതി തിച്ചതേ എന്ന് പറയും. പാചൈ തരിയപി ഭക്തൃത്വ പ്രസിദ്ധി ദർശന. ഇതിന്റെ താല്പര്യം ഇങ്ങനെയും മനസ്സിലാക്കാം. ഒരാളാണ് അനുഭവിക്കുന്നത്, ആരോ ജീവൻ മറ്റേയാൾ എന്ത് ചെയ്യുന്നു, അനുഭവിപ്പിക്കുന്നു. ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ആ ഈശ്വര ചൈതന്യം കൊണ്ട് സ്വയം ചൈതന്യവത്തായി ആ ജീവൻ ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നു. സാധാരണ പറയുന്നതാണല്ലോ ആ ജീവന്റെ ശക്തി എന്ന് പറയുന്ന എല്ലാം, ശക്തിയും ബുദ്ധിയും എല്ലാം ഈശ്വരാശ്രിതമാണ്. ഞാനോ വൻഷത്തിൽ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവനൊരു തൃണത്തെ പോലും ചലിപ്പിക്കാൻ കഴിയത്തില്ല. ജീവൻ അനുഭവിക്കുന്നത് ശരിയാണ്, ആരാ അനുഭവിപ്പിക്കുന്നു ഇതല്ല. ആ ശ്രുതി വേറെ സ്ഥലത്ത് നേരിട്ടും പറയുന്നുണ്ട്, എല്ലാം ഈശ്വരൻ തന്നെ. അതിൽ കർത്തൃത്വത്തെ ഏറ്റെടുക്കാതെ അതിനോട് അസംഗനായി നിന്നുകൊണ്ട് അവന്റെ സാന്നിധ്യത്തിൽ ജീവനെല്ലാം പ്രവർത്തിക്കുന്നു. അവൻ ദുഷ്ടനും ശിഷ്ടനും എല്ലാം ആയിരിക്കും എന്ന് വിചാരിച്ചതൊന്നും ഈശ്വരന്റെ തലയിൽ വയ്ക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ അസംഗനായിരിക്കുന്നു, ആകാശം പോലെ നിർലേപമായിരിക്കുന്നു. പക്ഷേ അവിടെ ഒരിടം, ഒരവകാശം അവന് വേണം. അവിടെ നിന്നുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. എന്നാൽ അതുകൊണ്ട് എന്താണ്, ആകാശത്തിന് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്താ, ഈശ്വരൻ ചെയ്യിക്കുന്നു, ജീവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നു, ചെയ്യിക്കുന്നവനെയും ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അതും സാധാരണ ശൈലിയാണ്. അടുക്കലയിൽ തീയും പോവുകയൊക്കെ സഹിച്ച് പാകം ചെയ്യുന്ന വരത്തിലുണ്ട്. അവനാണ് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ എന്റെ അടുത്ത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇവനെ ശകാരിച്ചുകൊണ്ട് ഒരാൾ നിൽക്കും. അയാളുടെ ജോലി എന്ന് പറയുന്ന ഇവനെ വഴക്ക് പറയുക, ശകാരിക്കുക എന്നുള്ളതാണ്. ഒരു പണിയും ചെയ്യത്തില്ല. പക്ഷേ എല്ലാവരും പറയുന്ന എന്താണ്, ഇപ്പം ആരാ ഭക്ഷണമൊക്കെ തരുന്നത്? അയാളാണ് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നത്. ഭക്ഷണം ഒക്കെ തരുന്ന അയാളാണ്, ഇപ്പം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന അയാളാണ്. ആര് ആരാണോ അവിടെ നിന്ന് ഈ പാചകക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, കർത്തൃത്വം അവനിൽ പോയി, ചെയ്യാതെ ചെയ്യിക്കുന്നവനിൽ പോയി. ഇപ്പൊ ജോലി ചെയ്യുന്നതൊക്കെ ഇവനും കഷ്ടപ്പാടല്ല, അവനും അവന്റെ ക്രെഡിറ്റും മറ്റേയാണ്. ആ ഇന്നത്തെ ഭക്ഷണം നന്നായിരുന്നു, അതിന്നാരല്ലേ, അപ്പൊ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നാരാണ് അതിന്റെ മാനേജർ. അപ്പോ അവിടെ എന്തു പറയുന്നു, ചെയ്യുന്നവനെ അല്ല ചെയ്യിക്കുന്നവനെ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് ലോകത്തിലെ ഒരു രീതിയാണ്, വ്യവഹാരത്തിൽ ഇങ്ങനെയൊക്കെയാണ് ആശയവിനിമയം ചെയ്യുന്നത്. അപ്പോ ഈ രണ്ടുപേരും എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്നവനെ മാത്രമല്ല ചെയ്യിക്കുന്നവനെ അതിൽ ഉൾപ്പെടുത്തി. വാസ്തവത്തിൽ അവനൊന്നും ഒട്ടും അധ്വാനിച്ചിട്ടില്ല. എന്തിനു വേണ്ടി? പാകം എന്ന് പറയുന്ന ആ പ്രവൃത്തിക്ക് വേണ്ടി. അവന്റെ പ്രവൃത്തി വേറെയാണ്. പക്ഷെ അവനെ ഇതിൽ കൂടെ ചേർത്തിട്ട് പറഞ്ഞു, അവനാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നത് എന്ന് പറയുന്നത് പോലെ നേരിട്ടല്ല. അതുപോലെ കർമ്മഫലത്തെ അനുഭവിക്കുന്നവർ എന്ന് പറയുന്നു, അനുഭവിപ്പിക്കുന്നവനെയും കൂടെ ചേർത്തുകൊണ്ട്. സാറിന് നമ്മൾ പറയാറുമുണ്ട്, എന്തെങ്കിലുമൊക്കെ കൊള്ളരുതാമൊക്കെ ചെയ്തിട്ട് പറയും, അയ്യോ അതല്ല ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. എന്നുവെച്ചാൽ ഇതിന് താൻ ചെയ്തതിന്റെ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഭഗവാൻ. ആ തല്ലുകൊള്ളാതെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ ലോകത്തിൽ സാറിനെ പ്രയോഗിക്കുന്ന രീതികളാണ്. ആ ലോകഭാഷ തന്നെ വേദത്തിന്റെയും ഭാഷ, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ അത് മനസ്സിലാക്കുക. ഏകം ഏകേനാഭി പിബദാദു പിബന്ധു വിത്തിച്ചേരേ യദ്വാ ജീവസ്താവത് പിബതി ജീവൻ അനുഭവിക്കുന്നു ഈശ്വരസ്തു പായേതി ഈശ്വരൻ അനുഭവിപ്പിക്കുന്നു പായന്നഭി അങ്ങനെ അനുഭവിപ്പിക്കുന്നവനും പിബതി ത്യുച്ചതേ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. മുഖ്യമായ അർത്ഥത്തിലല്ല. എങ്ങനെ? പാചയിത്തരി അഭി പാചകം ചെയ്യിപ്പിക്കുന്നു അവനും പക്തൃത്വ പ്രസിദ്ധി ദർശനം അവൻ പാകം ചെയ്യുന്നു സാധാരണ ലോകത്ത് പറയാറുണ്ട്. അതുപോലെ അപ്പോ അങ്ങനെ എടുക്കുന്നതിന് ദോഷമില്ല. ജീവനും പരനും. എന്നുവെച്ചാൽ എന്താണ് ഇതിന്റെയൊക്കെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈശ്വരന്റെ സ്വഭാവം എന്താണ്? അത് അകർത്താവായിരിക്കുന്നു. ജീവന്റെ സ്വഭാവം എന്താണ്? അത് കർത്താവായിരിക്കുന്നു, ഭോക്താവായിരിക്കുന്നു. അപ്പൊ എല്ലായിടത്തും അത് ചർച്ച ചെയ്യുന്നത് ആ വ്യത്യാസത്തെ മനസ്സിലാക്കി എന്താണ് പരമാർത്ഥം എന്ന് ബോധിക്കുന്നതിന് വേണ്ടി. അപ്പൊ കാര്യം മനസ്സിലാക്കുക, വ്യാഖ്യാനം എങ്ങനെ വേണോ ആകാം, എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ ഓരോ കാര്യത്തിലും പറയുന്ന തത്വം എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് ബുദ്ധി വൈശദ്ധ്യം എന്ന് പറഞ്ഞത്. പിന്നെ ബുദ്ധിക്ഷേത്രജ്ഞ പരിഗ്രഹോപി സംഭവതി, അങ്ങനെ എടുക്കാം. ബുദ്ധിയും ജീവനും ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? കരുണയെ കർത്തൃത്വ ഉപചാരാത്. ജീവൻ ആണ് ഉള്ളിലിരിക്കുന്ന, ഹൃദയത്തിലിരുന്നു കൊണ്ട് ഈ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്, ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് ഈ കരണങ്ങളെ ഉപയോഗിച്ചിട്ട്. അത് പ്രവർത്തിക്കണമെങ്കിൽ കരണങ്ങൾ വേണം, ഉപകരണങ്ങൾ. അപ്പൊ ജീവന്റെ ഒരു ഉപകരണമാണ് ബുദ്ധി. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു, ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചു എന്നെല്ലാം പറയുന്നു. അപ്പൊ എനിക്ക് അറിയുന്നതിന്, ഗ്രഹണത്തിന്, മനനത്തിന് എല്ലാം ഉള്ള ഒരു കരണ ഉപകരണമാണ് എന്റെ ബുദ്ധി. അപ്പോൾ ഇവിടെ രണ്ടു പേരൊന്ന് ബുദ്ധിയും ഒന്ന് ജീവൻ. ഇതെല്ലാം അനുഭവിക്കുന്ന ജീവൻ തന്നെ, പക്ഷെ രണ്ടു പേര് ബുദ്ധി എങ്ങനെ പറയാൻ പറ്റും അത് അനുഭവിക്കുന്നു, ജീവനല്ലേ അനുഭവിക്കുന്നുള്ളൂ പറയുന്നു. പറയാം എങ്ങനെ? കരണേ കർത്തൃത്വ ഉപചാര. കർണത്തിൽ കർത്തൃത്വം പറയാറുണ്ട്. എങ്ങനെ? ഏഥാംസി പചന്തി ഇതി പ്രയോഗ ദർശന. വാസ്തവത്തിൽ പാത്രത്തിൽ അരിയിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പാചകം എന്ന് പറയുന്ന ക്രിയ നടത്തുന്നത് തീയാണ്, തീയാണ് പച്ചിക്കുന്നത്. അഗ്നിയുടെ ഉഷ്ണം കൊണ്ടാണ് പാകം നടക്കുന്നത്. അതിന് ആർക്കും തർക്കമില്ല. പക്ഷേ ആ തീയെ കത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന വിറക് അല്പം നനഞ്ഞിരുന്നു കഴിഞ്ഞാലോ ശരിക്ക് തീ വരത്തില്ല, ശരിക്ക് പാചകം നടക്കത്തില്ല, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, പുകയുണ്ടാവും. പക്ഷെ ഒരാള് അവിടെ നല്ല ഉണങ്ങിയ വിറക് ഉപയോഗിച്ച് തീ കത്തിക്കുന്നു. അപ്പൊ തീയാണ് വാസ്തവത്തിൽ ഭജിക്കുന്നത്, പാകം ചെയ്യുന്നത്. വിറകെന്ന് പറയുന്നത് കേവലം ഒരു കരണം മാത്രമാണ്. എന്തിനു വേണ്ടി? അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിനുള്ള ആ കരണം മാത്രം. പക്ഷെ നല്ല വിറകാണെങ്കിൽ പറയും, ആ വിറകിന്റെ മഹത്വത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയും, അത് നല്ല നല്ല സുന്ദരമായിട്ടത് വേവിക്കുന്നുണ്ട്, ആ വിറക് കൊണ്ട് നല്ലവണ്ണം വേകുന്നുണ്ടെന്ന് പറയും. നല്ല വിറക് കൊണ്ട് നല്ലവണ്ണം വേകുന്നുണ്ട്. നല്ലവണ്ണം വേകുന്ന നല്ല വിറക് കൊണ്ടല്ല, തീ കൊണ്ടാണ്. പക്ഷേ അഗ്നിയെ വിട്ടിട്ട് എന്ത് പറയുന്നു? വിറക് വേവിക്കുന്നു എന്ന് പറയുന്നു. അതായത് കരണത്തിൽ കർത്തൃത്വം പറയുന്നു. കർത്തൃത്വം അഗ്നിയിലാണ്. പക്ഷേ അവിടെ വിറകിന് ചില ഗുണമേന്മകളൊക്കെ ഉള്ളതുകൊണ്ട് പറയുന്നു. ഇതും സാധാരണ പറയുന്നതാണ്. ഇന്ന് ശാസ്ത്രമൊന്നും പഠിച്ചിട്ടാലും പറയുന്നില്ല, ലോകര് വ്യവഹാരത്തിൽ പറയുന്നതാണ്. ഇത്ര എളുപ്പമായിട്ട് കാര്യം നടന്നു. വിറകിന്റെ മഹത്വം അതുകൊണ്ട് വരുന്നു. ആ വിറക് ആണതിനെ പാകം നടത്തിയത് എന്ന് പറയും. അതുകൊണ്ട് വേകുന്നു എന്ന് പറയും. വിറക് കൊണ്ടല്ല, അഗ്നി കൊണ്ടാണ്. തൽക്കാലം അതിനെ മാറ്റിവെച്ചിട്ട് അതാണ് വേഗിച്ചതെന്ന് പറയുന്നു. അതല്ല, അതല്ല ദഹിപ്പിച്ചത്, പിന്നെയോ അഗ്നി തന്നെയാണ്. പക്ഷെ കർത്തൃത്വം അതിന് വന്നു. യഥാംസി പചന്തി ഗൗണമായി പറയുന്നതിന് ഗൗണപ്രയോഗം എന്ന് പറയും. അതുപോലെ ഇവിടെ ബുദ്ധിയല്ല അനുഭവിക്കുന്നത്, പക്ഷെ ബുദ്ധി അത്യന്തം ഉപകരിച്ചു ഈ ചൈതന്യത്തിന് കർമ്മഫലത്തെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ബുദ്ധി അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ ഇവിടെ വേർതിരിച്ചു ബുദ്ധി അവിടെ ചൈതന്യം, ചൈതന്യത്തിന് കർണം അല്ലെങ്കിൽ ഉപാധിയായി ബുദ്ധി, അതുകൊണ്ട് ആ ജീവൻ അതിനെ അനുഭവിച്ചു. അങ്ങനെ പിന്നെ എന്താണ്, ബുദ്ധി തന്നെ അതിനെ ഗ്രഹിച്ചു. നമ്മളും പറയാറുണ്ട് ഗുരുവന്റെ ബുദ്ധി നല്ല സൂക്ഷ്മമാണ്, നല്ല തെളിവാണ്. എന്നാ പറയും, എന്താണ് ആ സൂക്ഷ്മ ബുദ്ധിയിൽ ഗ്രഹിച്ചു, ആ സൂക്ഷ്മ ബുദ്ധി അത് ഗ്രഹിച്ചു എന്ന് പറയും. സൂക്ഷ്മ ബുദ്ധിയല്ല ഗ്രഹിച്ചത്, അവനാണ് ഗ്രഹിക്കുന്നതിന് കേവലം ഒരു കർണം മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ബുദ്ധിക്ക് കിട്ടും, പറയും ആ ആ സൂക്ഷ്മ ബുദ്ധിയെ അത് ഗ്രഹിച്ചിരിക്കും, ബുദ്ധിയാണ് ഗ്രഹിച്ചത്, ബുദ്ധിയുടെ സാമർഥ്യമാണെന്ന് പറയും. കർത്തൃത്വം ബുദ്ധിയിൽ കൊടുക്കും, ജീവനിലാണ് കർത്തൃത്വം വരുന്നത്. ബുദ്ധി കേവലം ഒരു ഉപകരണം മാത്രമാണ്. ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചു എന്ന് പറയേണ്ട സ്ഥാനത്ത് ബുദ്ധി ഗ്രഹിച്ചു എന്ന് പറയുന്നു. വിറക് കൊണ്ട് വേവിച്ചു എന്ന് പറയേണ്ട സ്ഥാനത്ത് വിറക് കൊണ്ട് പാകം നടന്നു എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗം ഉള്ളത് കൊണ്ട് അങ്ങനെയും പറയാം, ബുദ്ധിയും ജീവനും ഇതിനെ ഗ്രഹിച്ചു എന്ന് പറയുന്നതിനും തെറ്റൊന്നുമില്ല. ബുദ്ധിക്ഷേത്ര പരിഗ്രഹോപി സംഭവതി, അതുകൊണ്ട് ബുദ്ധിക്ഷേത്രജ്ഞ പരിഗ്രഹോപി സംഭവതി കർണേ കർത്തൃത്വോപചാരാ. കർണത്തിൽ കർത്തൃത്വം പറയുന്നത് കൊണ്ട് ഏഥാംസി പജന്തീതി പ്രയോദർശന എന്ന് പറയുന്നത്. ഈ ഭാഷാപ്രയോഗങ്ങളെല്ലാം ലോകത്തിൽ സർവ്വസാധാരണമാണ്, പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല. അവിടെ എന്തൊക്കെയാ സംഭവിച്ചത്, അവിടെ ഏതാണ് കർത്താവ്, ഏതാണ് കർണം, എങ്ങനെയാണ് അത് കൊണ്ട് ഒരാൾക്ക് ബോധമുണ്ടാകുന്ന, ഈ കാര്യങ്ങളൊന്നും ഭാഷാപരമായി ചിന്തിക്കാറില്ല, വസ്തുനിഷ്ഠമായി ചിന്തിക്കാറില്ല. പക്ഷെ ഇതൊക്കെ അങ്ങനെ ധാരാളം പ്രയോഗിച്ചു വിടാറുണ്ട്. അപ്പോൾ ഋഷിമാരാണ് ഇവിടെ ഈ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അവർ ഇത്തരം ശബ്ദങ്ങൾ പ്രയോഗിക്കും. അതിൽ വിശേഷിച്ചൊന്നുമില്ല, കൃത്രിമത്വമൊന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ട് പറയുന്ന അധ്യാത്മാധികാരേ അന്യോ കൗചിത് ദൗ വ്രതം പിബന്ധു സംഭവത പറയുന്നു. ഇത് അധ്യാത്മാധികാരമാണ്, വിഷയം അധ്യാത്മമാണ്. ഈ ആത്മനിഷ്ഠമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അന്യോ കൗചിത് ദൗ മറ്റാരെങ്കിലും രണ്ടുപേര് വ്രതം പിബന്ധു സംഭവത കർമ്മഫലത്തെ അനുഭവിക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല. തസ്മാത് ബുദ്ധിജീവോ സ്യാത്, അതുകൊണ്ട് ബുദ്ധിയും ജീവനും ആയിക്കോട്ടെ, എന്താ കുഴപ്പം. ജീവപരമാത്മനോ, ജീവനും പരമാത്മാവും ആകാം, ബുദ്ധിയും ജീവനും ആകാം, രണ്ടാകുന്നതിലും എന്താ കുഴപ്പം. രണ്ടാകുന്നതിലും കുഴപ്പമുണ്ടെന്താണ്. ഇപ്പോ ഒരു തരത്തിൽ നോക്കുമ്പോൾ അത് ജീവനും പരമാത്മാവുമാണ് എന്ന് പറയാം, മറ്റു തരത്തിൽ നോക്കുമ്പോൾ അത് ബുദ്ധിയും ജീവനുമാണെന്നും വരാം. അതുകൊണ്ടെന്താ പറയുന്നു, ബുദ്ധിജീവോ സ്യാതാം ജീവപരമാത്മനോ വേദി സംശയ. സംശയം വരുന്നു, ആരാണ് ഭോക്താവായിരിക്കുന്നത്, ആരാണ് ഭോക്താവല്ലാതിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വരുന്നു. ആരാണ് ബുദ്ധിയും ജീവനുമാണോ, ജീവനും പരമാത്മാവുമാണോ, ഈ രണ്ടിടത്തും ഇത് യോജിക്കുന്നു. കിം താവത് പ്രാപ്ത ശരി, എന്താ നിങ്ങളുടെ അഭിപ്രായം, ബുദ്ധിക്ഷേത്രജ്ഞോ ബുദ്ധിയും ജീവനുമാണ്. കുതഹ ഗുഹാം പ്രവിഷ്ടു, ഇത് വിശേഷം. ഗുഹാം പ്രവിഷ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു, ഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്ന ബുദ്ധിയും ജീവനുമാണ്. യതി ശരീരം ഗുഹ യതി വാ ഹൃദയം ഉപേദാവി ബുദ്ധിക്ഷേത്രജ്ഞോ ഗുഹാം പ്രവിഷ്ടു ഉപദ്യത. ഇനി ഗുഹയായിട്ട് ശരീരത്തെ എടുക്കുക അല്ലെങ്കിൽ ഹൃദയത്തെ എടുക്കുക, രണ്ടായാലും ശരി, ഇതിൽ പ്രവേശിച്ചിരിക്കുന്ന ബുദ്ധിയും ജീവനുമാണ്. അതാണ് ഇത് ശരീരം ഗുഹ, ശരീരമായിക്കൊള്ളട്ടെ ഗുഹ ഇതിവ ഹൃദയം, ഹൃദയമായിക്കൊള്ളട്ടെ ഉഭയഥാപി, രണ്ടു പ്രകാരത്തിലായാലും ബുദ്ധിക്ഷേത്രജ്ഞോ ബുദ്ധിയും ക്ഷേത്രജ്ഞനുമാണ്. ഗുഹാം പ്രവിഷ്ടോ ഉപദ്യതേ, അതിനെടുക്കുന്നതാണ് സൗകര്യം. എന്തുകൊണ്ട് സതി സംഭവി സർവഗതസി ബ്രഹ്മണോ വിശിഷ്ടദേശത്വം യുക്തം കൽപ്പയതും, ഇത് രണ്ടും എടുക്കാമെന്നിരിക്കെ സംഭവേ സതി, ഇത് രണ്ടും ആകാമെന്നിരിക്കെ സർവഗതസി ബ്രഹ്മണ സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മത്തിന് വിശിഷ്ടദേശത്വം, അതൊരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്നു. പരമാത്മാവ് ഹൃദയത്തിലിരിക്കുന്നു എന്ന് എന്തിനു സ്വീകരിക്കണം? അത് ഫലത്തെ അനുഭവിക്കുന്നു എന്നൊക്കെ എന്തിനു കൽപ്പിക്കണം? സുഹൃത്ത് ലോക ഇതിജ കർമ്മഗോചർ അനതിക്രമം ദർശയതി. പിന്നെ കർമ്മഫലത്തെ കുറിച്ച് പറയുന്നു സുഹൃത്ത് ലോകയ്ക്ക്. ഈ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇവിടെ പറയുന്നത് കർമ്മഫല കർമ്മഗോചരം, കർമ്മഫലത്തെ അതിക്രമിക്കാത്ത കാര്യങ്ങളെയാണ്. കർമ്മഫലത്തെ അതിക്രമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തെ അതിക്രമിക്കാതിരിക്കുന്ന ബുദ്ധിയുടെയും ജീവന്റെയും തലത്തിലാണ്, അല്ല ഈശ്വരന്റെ തലത്തിലല്ല. കർമ്മഗോചര അനതിക്രമം, കർമ്മഫലത്തെ അതിക്രമിക്കാതിരിക്കുക ബുദ്ധിയും ജീവനുമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന ബുദ്ധിജീവന്മാരെ സംബന്ധിച്ചാണ്. പരമാത്മാവിന് സുഹൃത ശിവ ദുഷ്കൃത ശിവ ഗോചരേ വർത്തതി. പരമാത്മാവെന്ന് പറയുന്ന എന്താണ്? അത് സുഹൃതത്തിന്റെയോ ദുഷ്കൃതത്തിന്റെയോ ഫലം ുമായി ബന്ധപ്പെട്ടതല്ല, ഫലത്തെ അനുഭവിക്കുന്നവനല്ല. ജീവന വേണമെങ്കിൽ അതിന്റെ ഫലമെന്ന് പറയാം. എന്തുകൊണ്ട്? ആ സുഹൃത ദുഷ്കൃതങ്ങളുടെ ഫലമായാണ് അവൻ ഈ ശരീരത്തിലിരിക്കുന്നത്. പരമാത്മാവ് അങ്ങനെയല്ല. എന്തുകൊണ്ട്? ആ കർമ്മണ വർദ്ധതയെന്നു കനിയാൻ, കർമ്മം കൊണ്ട് വലുതാകുന്നില്ല, അത് ചെറുതാകുന്നില്ല. കർമ്മം കൊണ്ടവൻ ദേവനാകുന്നില്ല, കർമ്മം കൊണ്ടവൻ മൃഗമാകുന്നില്ല. വിധിശ്രുതയാഹേ ഛായാത്ത പോയിതി ചേതന അചേതനയോർ നിർദ്ദേശോപദ്ധ്യതി. ഇരുളൻ വെളിച്ചവും പോലെ, വെളിച്ചം എന്ന് പറയുന്നത് ചൈതന്യ ജീവൻ, ഇരുളെന്ന് പറയുന്നത് ബുദ്ധിജടം. അവിടെ ഞാൻ യോജിക്കുന്നുണ്ട്. ഛായാത്ത പോയിതി ചേതനാചേതനയോർ നിർദ്ദേശോപദ്ധ്യതി. ഛായ ആത്തപവത് പരസ്പര വിലക്ഷണത്വ രണ്ടും വിരുദ്ധ സ്വഭാവമാണ്. ബുദ്ധിജടമാണ്, ജീവൻ ചേതനാണ്. തസ്മാത് ബുദ്ധി ക്ഷേത്രജ്ഞോ ഇഹ ഉച്ചയാതാം ഇത്യവം പ്രാപ്തേ ബ്രൂമഹ. ഇതുവരെ ചർച്ച ചെയ്തത് പൂർവക്ഷിയുടെ വഴികളാണ്. അതിലൂടെയാണ് ദൂരെ സഞ്ചരിച്ചത്. ജീവനും പരമാത്മാവും ആകാമെന്ന് സമർത്ഥിച്ചു, ബുദ്ധിയും ജീവനും ആകാമെന്ന് സമർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞല്ല, ഇത് ബുദ്ധിയും ജീവനുമാണ്, ജീവനും പരമാത്മാവുമല്ല എന്ന് സമർത്ഥിച്ചു. അതിനെ അവസാനിപ്പിക്കുകയാണ് ഛായ ആതപവത് പരസ്പര വിലക്ഷണത്വ. ഇത് നെല്ലും വെളിച്ചവും പോലെ ബുദ്ധിയും ജീവനും വേറെ വേറെയാണ്. തസ്മാ ബുദ്ധിക്ഷേത്രജ്ഞോ, ബുദ്ധിയും ജീവനുമാണ്. യഹുച്ചി യാതാം, അതായിരിക്കും ഇവിടെ പറയുന്നത് പ്രേത്യ എന്നുള്ള അഭിപ്രായത്തിൽ ഇത്യവം പ്രാപ്തേ ബ്രൂമഹ. ഇനി സിദ്ധാന്തം അല്പമേ ഉള്ളൂ പറയാൻ. പൂർവക്ഷം ശരിയായ രീതി ചിന്തിച്ച് എന്തല്ല എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നൂറുപേരെ ഇരുത്തിയിട്ട് ഇത് രാമൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99 പേരെയും നിഷേധിച്ചു കഴിഞ്ഞു. ഇവനല്ല, കൃഷ്ണനല്ല, കേശവനല്ല എന്നിങ്ങനെ 99 പേരെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ രാമൻ ആരാണെന്ന് പറയാൻ എളുപ്പമായി. കുറച്ചു എന്ന് പറയുന്ന പോലെ ഈ പക്ഷങ്ങളെല്ലാം ചർച്ച ചെയ്ത് നിഷേധിച്ചു. ഇതാണ് ബുദ്ധി വൈശദ്ധ്യം എന്ന് പറയും. ഓരോന്നിന്റെ സ്വഭാവം മനസ്സിലാക്കി, ഒന്ന് എന്തുകൊണ്ടാകുന്നു, എന്തുകൊണ്ടാകുന്നില്ല, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പറയുമ്പോൾ ഇന്നതാണെന്ന് പറയുമ്പോൾ അത് സ്പഷ്ടമായി. അസ്പഷ്ടമായി തോന്നിയിരുന്ന ആ ശ്രുതി വിശദീകരണത്തിലൂടെ എങ്ങനെ സ്പഷ്ടമാകുന്നു എന്ന് ഭാഷ്യകാരൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്.